വിസ്മരിച്ചുകൊണ്ട് ബ്രഹ്മസൂത്രം ഒന്നാം അധ്യായം ഒന്നാം പാദം ആറാം അധികരണം പന്ത്രണ്ടാമത് സൂത്രം. അതിന് തൊട്ടു മുമ്പിൽ വന്നത് ഇക്ഷത്തി അധികരണം. സ്വയം ദേവത ഇക്ഷത തുടങ്ങിയ വാക്യങ്ങൾ അതിനെ ആശ്രയിച്ചുള്ള ചർച്ചയാണ്. ജഗത്തിന്റെ കാരണം എന്താണ്, അതാണ് അവിടെ ചർച്ച ചെയ്തത്. സയുച്ഛം ചക്രി സപ്രാണം അസൃജത. ഓരോ അധികരണത്തിനും ഒരു വിഷയവാക്യം ഉണ്ടായിരിക്കും. വിഷയവാക്യം എന്ന് പറയുന്നത് ആ ഒരു വാക്യത്തെ ആശ്രയിച്ചായിരിക്കും അവിടുത്തെ ചർച്ച. ഓരോ അധികരണത്തിൻ്റെയും താല്പര്യം എന്ന് പറയുന്നത് ആ വാക്യത്തിന്റെ താല്പര്യമായിരിക്കും. എല്ലാ അധികരണങ്ങളും അങ്ങനെയാണ്. ഈ ബ്രഹ്മസൂത്ര ചർച്ച തന്നെ ശ്രുതി വാക്യങ്ങളുടെ താല്പര്യത്തെ ഗ്രഹിക്കാൻ വേണ്ടിയാണ്. പരമാർത്ഥ തത്വം ശ്രുതിയിലൂടെ ഗ്രഹിക്കണം. ശ്രുതിയിലൂടെ ഗ്രഹിക്കുക എന്നുള്ളതല്ല, ശ്രുതി മാത്രമേ അതിനെ ബോധിപ്പിക്കുന്നുള്ളൂ. അതാണ് ഭാഷ്യകാരന്റെ നിലപാട്. ഓരോ സൂത്രങ്ങളിൽ നിന്നും എന്താണ് അവിടുത്തെ വിഷയവാക്യം എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ അടുത്ത് വരുന്ന ആനന്ദമയ അധികരണമാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും ആനന്ദമായി ബന്ധപ്പെട്ട ഒരു വാക്യമായിരിക്കും ഇവിടുത്തെ വിഷയവാക്യം. അതിൻ്റെ ആമുഖമായിട്ടാണ് ഇവിടെ പറഞ്ഞ് യച്ച ഗതി സാമാന്യാദിത്തി അചേതനകാരണ നിരാകരണ മുക്തം തഥപി വാക്യാന്തരാണി ബ്രഹ്മവിചാരവിഷയാണി വ്യാജക്ഷണേന ബ്രഹ്മവിപരീത കാരണ നിഷേധേന പ്രപഞ്ചതി. മുമ്പ് പറഞ്ഞ വാക്യങ്ങളെല്ലാം അവിടെ എങ്ങനെയാണോ ബ്രഹ്മ ഭിന്നമായ കാരണങ്ങളെയെല്ലാം നിഷേധിച്ച് അചേതനങ്ങളായ കാരണങ്ങളെയെല്ലാം നിഷേധിച്ച് ബ്രഹ്മം തന്നെയാണ് കാരണം, ജഗത് സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ബ്രഹ്മം തന്നെ എന്ന് സമർത്ഥിച്ചത്. അതുപോലെ ഇവിടെയും ആനന്ദമായ അധികരണത്തിനും ആരാണ് ആനന്ദമയനായിരിക്കുന്നത് എന്നുള്ള കാര്യം ചർച്ച ചെയ്യുന്നു. ഇതിനാമുഖമായിട്ട് ഭാഷകാരൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ബ്രഹ്മത്തിന് ദ്വിരൂപമുണ്ട്, രണ്ട് രൂപം എന്ന് വെച്ചാൽ നാനാരൂപമുണ്ടെന്നർത്ഥം. ഏകവും അദ്വൈവുമായിരിക്കുന്ന തത്വത്തിൽ എങ്ങനെ നാനാരൂപം വരും? ഉപാധി ഭേദം കൊണ്ട് വരാം. അവിടെ പറഞ്ഞു മുമ്പ്, കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ് സത്യകാമത്വാദി ഗുണങ്ങൾ. ആ ഗുണങ്ങൾക്കനുസരിച്ച് ചൈതന്യത്തിന് വ്യത്യാസം വരുന്നു. ഈശ്വരീയമായ ഗുണങ്ങളുള്ളതെല്ലാം ഈശ്വരീയ ഭാവങ്ങളാണ്. അത് ദേവതകളിൽ തുടങ്ങി ഹിരണ്യഗർഭൻ വരെ ശ്രുതി പറയുന്നു. ഈശ്വരീയ തത്വങ്ങൾ, ഈശ്വരീയ ഭാവങ്ങൾ, അത് സാധാരണ ജീവഭാവങ്ങളല്ല. പരമാർത്ഥത്തിൽ അങ്ങനെ ഭേദമില്ലെങ്കിലും സത്യകാമത്വം തുടങ്ങിയ ഗുണങ്ങളെ ശ്രുതി തന്നെ പറയുന്നു. സത്യകാമ, സത്യസങ്കല്പ എന്നെല്ലാം പറയുന്നു. അത്തരം ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് ആ ചൈതന്യം സഗുണം എന്ന് പറയുന്നു. അതേസമയം അവിടെ തന്നെ പറഞ്ഞു എന്താണ് അങ്ങനെ ഗുണങ്ങളെയെല്ലാം നിരാകരിക്കുന്നതും അതിനെ നിർഗുണമെന്നും പറഞ്ഞു. ഒരേ ഒരു തത്വത്തെ തന്നെ ഗുണങ്ങൾ എന്ന് പറയുന്ന ഉപാധികളെ സ്വീകരിക്കുമ്പോൾ അതിന് സഗുണം എന്ന് പറയുന്നു. ആ ഗുണങ്ങളെ നിരാകരിക്കുമ്പോൾ നിർഗുണം. അതിൽ അവിടെ പറഞ്ഞു അങ്ങനെ രണ്ടായി തിരിക്കുന്നതിൽ വരുന്ന മുഖ്യമായ വ്യത്യാസം എന്താണ്? സഗുണഭാവത്തെ നിർദ്ദേശിക്കുന്നത് ഉപാസനയ്ക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ ധ്യാനത്തിന് വേണ്ടി. നിർഗുണഭാവത്തെ ശ്രുതി വെളിപ്പെടുത്തുന്നത് ജ്ഞാനത്തിന് വേണ്ടി. സഗുണത്തിൻ്റെ ഉപാസന, നിർഗുണത്തിൻ്റെ ജ്ഞാനം. ആ ഉപാസനകൾ പലതരത്തിലുണ്ട്. അവിടെ അഭ്യുദയത്തിന് വേണ്ടിയിട്ടുള്ള ഉപാസനകളുണ്ട്. നിശ്രേയസത്തിന് വേണ്ടി ഉപാസനയാകാം, മുമ്പ് പറഞ്ഞ ബഹിര ഉപാസന പോലെയുള്ളത്. ഹിരണ്യഗർഭ പ്രാപ്തിയാണ് ഫലം. ക്രമമുക്തിക്കത് ഉപകരിക്കുന്നു. അവിടെ പറഞ്ഞു നാമ ഉപാസന. അതെല്ലാം നാമത്തിന് ഏതുവരെ പ്രവേശനമുണ്ടോ അതുവരെ എന്ന് പറഞ്ഞിട്ട് മറ്റ് ലോകപ്രാപ്തിയും മറ്റുമാണ് ഉപാസനകൾ. ഉപാസ്യ വസ്തുവിൻ്റെ ഭേദമനുസരിച്ചും ഉപാസന സ്ഥാനങ്ങൾക്കുള്ള ഭേദമനുസരിച്ചും നാനാ ഫലത്തോടുകൂടിയതാണ്. അല്ല, മുമ്പ് ചർച്ച ചെയ്തതാണ്. ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഈ പരമാർത്ഥ തത്വത്തിന് തന്നെ നാനാ ഉപാധികളെ കൽപ്പിക്കുന്നുണ്ട്. അത് ശ്രുതി തന്നെ കൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ ആ ഉപാസന അല്ലെങ്കിൽ ധ്യാനത്തിന് ആരാണ് അധികാരിയായിരിക്കുന്നത്? ഉപാസകൻ. ആരിലാണോ ഉപാസ്യ ഉപാസക ഭേദമുള്ളത്, ഭേദചിന്തയുള്ളത്, അവനാണ് ഉപാസനയ്ക്ക് അല്ലെങ്കിൽ ധ്യാനത്തിന് അധികാരിയായിരിക്കുന്നു. ക്രമമുക്തി പര്യന്തമുള്ള ഉപാസനാക്രമങ്ങൾക്ക് അധികാരിയായിരിക്കുന്നു. പൊതുവായി പറയുന്നു അതാരാണ്? അജ്ഞൻ. അജ്ഞനാണ് ധ്യാനത്തിന് അധികാരിയായിരിക്കുന്നു. അപ്പൊ എന്താ ഇപ്പോ അജ്ഞനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ ഈ പരമാർത്ഥ തത്വത്തെ ഗ്രഹിക്കാത്തവൻ എന്നേ ഉള്ളൂ അവിടെ അജ്ഞനെന്ന് പറയുന്നതിനർത്ഥം. സാറിന് ലോകഭാഷയിൽ, വ്യവഹാര ഭാഷയിൽ പറയുന്ന അജ്ഞനല്ല. വിവരമില്ലാത്തവൻ എന്ന് പറയുന്ന അജ്ഞനല്ല, മൂർഖൻ എന്ന് പറയുന്ന അർത്ഥനല്ല. അതിസൂക്ഷ്മമായിരിക്കുന്ന ഈ പരമാർത്ഥ തത്വത്തെ ഗ്രഹിക്കുന്നതിന് ഉള്ള യോഗ്യതയില്ലാത്തവൻ. ഈ ഉപാസനകളും മറ്റും മനസ്സിന്റെ ഏകാഗ്രതയിലൂടെയും മറ്റും അത്തരം യോഗ്യതകളെ കൊടുക്കുന്നതാണ്. പക്ഷെ ആ യോഗ്യതയെ പ്രാപിക്കുന്നതുവരെ അവന് ഈ തത്വത്തെ അറിയാൻ കഴിയത്തില്ല. ആ തത്വത്തെ അറിയാൻ കഴിയുന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് പറയുന്നത് അവൻ അജ്ഞനാണ് എന്ന് പറയുന്നത്. സാറിനർത്ഥത്തിലുണ്ട്. അപ്പോൾ അവന് തത്വത്തെ ഗ്രഹിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെന്താ വഴി? ധ്യാനിക്കുക. അതവൻ്റെ യോഗ്യതയ്ക്കനുസരിച്ച് അതിനനുസരിച്ച് ഫലങ്ങളുണ്ടാകുന്നു. ഇതെല്ലാം ആമുഖമായി പറഞ്ഞതാണ്. അതിൽ പ്രധാനമായി പറഞ്ഞ രണ്ട് വ്യത്യാസമാണ് ഭാഷകാരം പറഞ്ഞത്. എവിടെ സഗുണമായി തത്വത്തെ നിർദ്ദേശിക്കുന്നു അതെല്ലാം ഉപാസനയ്ക്ക്. ഇവിടെ നിർഗുണമായി പരമാർത്ഥമായി തത്വത്തെ നിർദ്ദേശിക്കുന്നു അത് ജ്ഞാനത്തിന്. നിർഗുണതത്വം ജ്ഞേയം, സഗുണതത്വം ഉപാസ്യം. ഈ ഭേദത്തെ ആണ് മുമ്പ് പറഞ്ഞത്. നിർഗുണം എങ്ങനെ ജ്ഞേയമാവും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെ അതല്ല വിഷയം. ഇവിടെ മുഖ്യമായി വരുന്ന വ്യത്യാസം അതെന്തിനു വേണ്ടി പറഞ്ഞു? ഈ ആനന്ദമയോ അഭ്യാസ എന്ന് പറയുന്ന ഈ സൂത്രത്തിൽ തുടങ്ങിയ ഈ ആനന്ദമായ അധികരണത്തിൽ ഭാഷ്യക്കാരൻ ചില കാര്യങ്ങൾ പറയുന്നു. ഓരോ അധികരണത്തിലും ഒന്ന് ആ അധികരണത്തിന്റെ താല്പര്യം എന്താണെന്ന് പറയും. അതോടൊപ്പം തന്നെ അദ്വൈതത്തെ സംബന്ധിച്ചുള്ള നാനാ വീക്ഷണങ്ങൾ അതും പറയും. ഇത് ഈ ആനന്ദമയ അധികരണത്തിൽ ആമുഖമായി ഇതെല്ലാം പറഞ്ഞ എന്തുകൊണ്ടാണ്? ഇവിടെ ഈ അധികരണത്തെ ഭാഷ്യകാരൻ പലതരത്തിലാണ് ഇതിനെ വിശദീകരിക്കുന്നത്. അത് വിശുദ്ധ അധികരണത്തിൽ അതുപോലെ തന്നെ അവസാനം പറഞ്ഞു. അതും പലതരത്തിൽ ആ സൂത്രങ്ങൾക്ക് ഒരേ തരത്തിലേ പാടുള്ളൂ എന്നില്ല. അർത്ഥം വ്യാഖ്യാനം, കാരണം ഓരോ അധികരണത്തിനും പലതരത്തിലുള്ള ആശയങ്ങളുണ്ട്. ഇപ്പോൾ തത്വജ്ഞാനം, അതോടൊപ്പം തന്നെ ഉപാസനയും വരുന്നു. ഉപാസനയ്ക്ക് അധികാരികളായിട്ടുള്ളവർക്ക് അതെന്താണെന്ന് വിശദീകരിച്ചു കൊടുക്കുന്നു. ഭേദബുദ്ധിയുള്ളവന് ആ ബുദ്ധിക്കനുസരിച്ചുള്ള സാധന അവന് നിർദ്ദേശിക്കുന്നു. പരമാർത്ഥ ബോധത്തിന് ഒരു യോഗ്യനാണെങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കും. അതിനുവേണ്ടി ഓരോ അധികരണത്തെയും ഓരോ സൂത്രങ്ങളെയും തന്നെ ഭാഷകാരൻ പലതരത്തിൽ വ്യാഖ്യാനിക്കും. പക്ഷെ എല്ലായിടത്തും ഒന്നുണ്ടൊരു മുഖ്യമായ സിദ്ധാന്തം അങ്ങനെയൊന്നുണ്ടായി, അതായത് പരമ താല്പര്യം എന്നുള്ള ഒന്ന് കാണും. അതെന്താണ്? തത്വത്തെ വെളിപ്പെടുത്തുക, അതാണ് പരമമായ താല്പര്യം. ധ്യാനമോ മറ്റേതെങ്കിലും കർമ്മമോ ഒന്നും മുഖ്യമായ താല്പര്യമായിട്ട് ഭാഷ്യകാലം കാണുന്നില്ല. ഭാഷ്യകാലം സംബന്ധിച്ചിടത്തോളം മുഖ്യ താല്പര്യം എന്താണോ? തത്വത്തെ ഗ്രഹിക്കുക. പക്ഷെ അവിടെ ഒന്നുകൂടി കൂട്ടിച്ചേർന്നത് എന്താണോ? അതിന് യോഗ്യതയുള്ളവൻ. അതിന് യോഗ്യതയില്ലെങ്കിലോ കർമ്മത്തിലോ ഉപാസനയിലോ ഏതിലാണോ ഒരാൾക്ക് അഭിരുചി അതിൽ, അതാണ് ഭാഷ്യകാരൻ്റെ നിലപാട്. അപ്പം ഇവിടെ ആനന്ദമയ അധികരണത്തിലും ഇതെല്ലാം വെളിപ്പെടുത്തുന്നു എന്നാണ്. അപ്പം ഈ ആനന്ദമയൻ എന്ന് പറയുന്നത് തന്നെ രണ്ടു മൂന്ന് തരത്തിൽ ഭാഷകാരൻ അർത്ഥം പറയുന്നു. പരമമായ താല്പര്യത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണത്, അല്ലാതെ ഇത് അങ്ങനെയും വ്യാഖ്യാനിക്കാം, ഇങ്ങനെയും വ്യാഖ്യാനിക്കാം എന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ച് സ്വന്തം സാമർഥ്യത്തെ പ്രകടിപ്പിക്കാനല്ല, അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് ആശയക്കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. മുഖ്യ താല്പര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിന് അധികാരികൾ അല്ലാത്തവർക്ക് വേണ്ടി എല്ലാവരെയും ഇവിടെ പരിഗണിക്കുന്നുണ്ട്. എല്ലാവർക്കും തത്വബോധത്തിനുള്ള അധികാരമോ ഉള്ള ശേഷിയോ ഒന്നും ഉണ്ടാകത്തില്ല. അല്ലാത്തവരെ സംബന്ധിച്ച് അല്ലാത്തവർക്കും ശ്രുതി തന്നെയാണ് ഉപദേശം കൊടുക്കുന്നത്. അവിടെ ആനന്ദമയൻ എന്ന് പറയുന്നതിന് സാറിന് നമ്മൾ മുമ്പ് പലവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. തൈത്തിരിയക അന്നമയം പ്രാണമയം മനോമയം വിജ്ഞാനമയം സ അനുക്രമ്യ ആമ്നായതേ തസ്മാത് വാ യതസ്മാത് വിജ്ഞാനമയാ അന്യോ അന്തര ആത്മാ ആനന്ദമയ ഇതി. തൈത്തിരിയത്തിൽ നമ്മൾ ചർച്ച ചെയ്തു വിശദമായി, പല ഭാഗങ്ങളിലും വന്നിട്ടുണ്ട്. ഇതാണ് ആനന്ദമയൻ. വിജ്ഞാനമയന് അപ്പുറം ഒരു ആനന്ദമയനെ കുറിച്ച് പറയുന്നു. പല സന്ദർഭങ്ങളിലും നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ് അന്നമയം പ്രാണമയം മനോമയം വിജ്ഞാനമയം ആനന്ദമയം? അങ്ങനൊരു കോശമായിട്ടാണ്, ഒരു കോശം പോലെ. അവിടെ പറയും എന്താണ്, ഒരു വാളിന് അങ്ങനെയാണോ ഉറ, അതുപോലെ ജീവാത്മാവിനൊരു കോശമായിരിക്കുന്നതാണ് എന്നെല്ലാം പറഞ്ഞ് നമ്മൾ മുമ്പ് ഇതിനെ വിശദീകരിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു തരത്തിൽ അതൊരു ഭാഗികമായൊരു വീക്ഷണമാണ്. ആനന്ദമയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോശമാണ്. അത് അതിൻ്റെ ഒരു മുഴുവൻ വ്യാഖ്യാനമല്ല, എന്നുവെച്ചാൽ അങ്ങനെയും വ്യാഖ്യാനിക്കാം. പഞ്ചകോശ വിവേകം പോലെയുള്ള വിചാരമാർഗത്തിൽ ആനന്ദമയന് എന്ന് പറയുമ്പോൾ അതൊരു കോശമായിട്ട് കൊടുക്കും. അതാണ് അദ്വൈതം എന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. നമ്മളത് അവിടെയും ചർച്ച ചെയ്തതാണ്. ആനന്ദമയ ആനന്ദമയൻ ആനന്ദമയ നായിരിക്കുന്ന ജീവൻ എന്നും അർത്ഥം എടുക്കാം. ആനന്ദമയമായ ഉപാധിയോടുകൂടിയിരിക്കുന്ന ജീവൻ, അങ്ങനെ അർത്ഥമെടുക്കാം. ഒരർത്ഥവും സ്വീകാര്യമാണ്. എവിടെ എവിടെയാണോ ധ്യാനത്തിന്റെ സന്ദർഭം വരുന്ന അവിടെ. കാരണം ധ്യാനിക്കണമെങ്കിൽ ഒരു ധ്യാതാവ് ആവശ്യമാണ്. ആരാ ധ്യാനിക്കുന്നത്? ധ്യാനിക്കാൻ ഒരാൾ വേണ്ടേ? അത് ആനന്ദമയൻ. ആരെ ധ്യാനിക്കും? അതും ആനന്ദമയനെ തന്നെ. അവിടെ ആരാണ് ആനന്ദമയൻ? ഈശ്വരൻ. എന്തുകൊണ്ട് ഈശ്വരനെ പറയുന്നു? രസോ വൈ സഹ, അവൻ ആനന്ദമയനാണ്, ആനന്ദ സ്വരൂപനാണ് എന്ന് പറയുന്നു. രസം ഹി വായം ലബ്ധ ആനന്ദി ഭവതി കോഹ്യേവ അന്യാഗ്രഹ പ്രാണ്യാ. ഈശ്വരന്റെ ആനന്ദമില്ലെങ്കിൽ പിന്നെ ഇവിടെ എങ്ങനെ ജീവൻ നിലനിൽക്കും? ആ ജീവൻ ആനന്ദം നൽകുന്ന ഈശ്വരനാണ്. ഇങ്ങനെ ആനന്ദമയൻ ഈശ്വരനാണ്, ആനന്ദമയൻ ജീവനാണ്, ഉപാസ്യൻ ഉപാസകൻ എന്നുള്ള ഭേദം ഉള്ളപ്പോൾ ആനന്ദമയ ഉപാധിയോടുകൂടിയിരിക്കുന്ന ആ ജീവൻ ആനന്ദം നൽകുന്നവനായ ഈശ്വരനെ ഉപാസിക്കുന്നു. അപ്പോൾ ഇവിടെയെല്ലാം ആനന്ദമയൻ എന്ന് പറയുമ്പോൾ ആനന്ദമാകുന്ന ഉപാധിയോടുകൂടിയവൻ, സ്വപാധികൻ അല്ലെങ്കിൽ സഗുണൻ അങ്ങനെ എടുക്കുന്നു. ആനന്ദമയോ അഭ്യാസെന്ന് പറയുന്നതിന് ആ തരത്തിലും മനസ്സിലാക്കാം. ഉപാസകന്മാർക്ക് വേണ്ടിയിട്ട് അങ്ങനെയും വ്യാഖ്യാനിക്കും. ഭാഷകാരൻ അതിനെ അംഗീകരിക്കുന്നുണ്ട്. അജ്ഞനായ ഉപാസകന് ആനന്ദമയനായ ഈശ്വരനെ ഉപാസിക്കണം. അതിനുവേണ്ടി അവൻ സോപാധികനായ അജീവൻ ഈശ്വര ഉപാസനയ്ക്ക് വേണ്ടി ഇവിടെ ആനന്ദമയനെ നിർദ്ദേശിക്കുന്നു. ആനന്ദമയോ അഭ്യാസ പറഞ്ഞല്ലോ, എവിടെ സ്വാഭാവികമായ ഭാവം ഉണ്ടോ അവിടെ ഉപാസന ധ്യാനം. അപ്പൊ ഇത് ധ്യാനത്തിന് വേണ്ടിയാണെന്ന് പറയാം. ഇനി ഒടുവിൽ പറയും, ഇവിടെ പല സൂത്രങ്ങളും വ്യാഖ്യാനിച്ചതിന് ശേഷം മുഖ്യമായി സൂത്രത്തിൽ ആനന്ദമായ ശബ്ദം വന്നു. അപ്പൊ ആനന്ദമയൻ എന്നുള്ളതുകൊണ്ട് ജീവനെ എടുക്കാം, ഈശ്വരനെ എടുക്കാം, സഗുണനായിരിക്കുന്ന ഈശ്വരനെ എടുക്കാം, ആനന്ദം നൽകുന്നവനായ ഈശ്വരനെ എടുക്കാം. പക്ഷെ ഭാഷകാരൻ പറയുന്ന അതുപോലെ, കാരണം ഇവിടെ താല്പര്യം എന്താണ്? അധികരണത്തിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു, അത് ശ്രുതിയുടെ താല്പര്യമാണ്, അത് ഗ്രഹിക്കണം. ശ്രുതി പരമമായി ശ്രോതാവിനെ ബോധിപ്പിക്കാൻ എന്താണ് താല്പര്യപ്പെടുന്നത്? സത്യത്തെ. ഉപാധിയോടുകൂടിയാൽ, സത്യം തന്നെ ഉപാധിയോടുകൂടി കഴിഞ്ഞാൽ അതിന് അത് കളങ്കിതമായി. അത് എന്താണ്? സത്യത്തിൽ മായം ചേർക്കുന്നതാണ്, അതാണ് മായ എന്ന് പറയുന്നത്. അതെല്ലാം ഇവിടെ ബോധിപ്പിക്കുന്ന പരമാർത്ഥ തത്വത്തെ തന്നെയാണ്. അപ്പൊ ഇവിടെ ആനന്ദമയം എന്ന് പറയുന്ന ഒരു ശബ്ദം വന്നു. അതുകൊണ്ട് അന്യോ അന്തര ആത്മാ ആനന്ദമയ, ഇവിടെ ഇതിനെ കേന്ദ്രീകരിച്ചാകരുത് ചർച്ച എന്നാണ് ഭാഷകാരൻ പറയുന്നത്. ഇത് കഴിഞ്ഞ് മുമ്പോട്ട് പോകണം. തൈത്രിയത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്, ഇത് കഴിഞ്ഞ് വരുന്നുണ്ട് എന്താണ്? ബ്രഹ്മ പുച്ഛം പ്രതിഷ്ഠ. അവിടെ ഭാഷകാരൻ അവിടെ പറഞ്ഞു, പ്രതിഷ്ഠ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ബ്രഹ്മം അതാണ് മുഖ്യം, അല്ല ആനന്ദമല്ല മുഖ്യം. കാരണം ആനന്ദം പലതരത്തിലുണ്ട്, അവിടെ തന്നെ പലതരത്തിലുള്ള ആനന്ദത്തെക്കുറിച്ച് പറഞ്ഞു. യുവാവിന്റെ ആനന്ദം തുടങ്ങി അങ്ങേറ്റം വരെയുള്ള ആനന്ദം, വാ താരതമ്യമാണ് ആനന്ദം എന്ന് പറയുന്നത്. അതല്ല ഇവിടെ പ്രധാനമായിരിക്കുന്നത്. ഇവിടെ ഇത് കഴിഞ്ഞു വരുന്ന എന്താണോ ബ്രഹ്മ പുച്ഛം പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ബ്രഹ്മതത്വം, അവിടെ പ്രത്യേകിച്ച് ഒരു ഗുണങ്ങളെയും നിർദ്ദേശിക്കുന്നില്ല. തത്വ ഗുണരഹിതമായ ഗുണവിശേഷണങ്ങളൊന്നും കൂടാതെയുള്ള തത്വത്തെ അതാണ് ബോധിപ്പിക്കുന്നത്, അതാണ് മുഖ്യം. അപ്പൊ ആനന്ദമയ അഭ്യാസ എന്നുള്ള ശബ്ദം കേട്ടുകൊണ്ട് അന്യോന്തരാത്മ ആനന്ദമയ എന്ന് പറയുന്ന ഈ വാക്യത്തിൽ ചർച്ച അവസാനിപ്പിക്കരുതെന്നാണ് ഭാഷകാരൻ പറയുന്നത്. പക്ഷെ ഇതിനും ചർച്ച ചെയ്യണം. ജീവനും പരനും എന്നുള്ള ഭേദത്തെ അംഗീകരിക്കുന്നിടത്തോളം കാലം ഇതും ചർച്ച ചെയ്യാം. പക്ഷെ ചർച്ച അവിടെ അവസാനിപ്പിക്കാൻ പാടില്ല. ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ അവിടെ എത്തും. അപ്പോൾ ബ്രഹ്മം പരമാർത്ഥ സത്യം, അതാണ് ഈ അധികരണത്തിൻ്റെ മുഖ്യമായ താല്പര്യം. ഇവിടെ തുടങ്ങുന്നിടത്ത് തസ്മാദ്വായു തസ്മാദ് വിജ്ഞാനമായ അന്യു അന്തര ആത്മാ ആനന്ദമയ എന്ന് പറഞ്ഞ് തുടങ്ങുന്നു. അതുകൊണ്ട് ഇതാണ് ഈ അധികരണത്തിന്റെ വിഷയവാക്യം എന്ന് ധരിച്ചു കളയത്. ഇതിനെയും എടുത്ത് ചർച്ച ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ മുഖ്യമായി ചർച്ച ചെയ്യുമ്പോൾ ഈ അധികരണത്തിന്റെ വിഷയവാക്യം എന്താണ്? ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ, അതാണ്. പക്ഷെ ആനന്ദമയോ അഭ്യാസ എന്നാണ് സൂത്രം. അവിടെ ആനന്ദമയ ശബ്ദം പ്രയോഗിച്ചു, അതിനെ പരാമർശിക്കാതെ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്നുള്ള തത്വത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ഒരു അതിവ്യാഖ്യാനമാണെന്ന് സംശയിക്കും. അതുകൊണ്ട് ക്രമമായിട്ട് ആദ്യം ആനന്ദമായ വാക്യത്തെ എടുത്ത് ചർച്ച ചെയ്ത് അതിൽ നിന്നെന്തൊക്കെ മനസ്സിലാക്കാം, അതിൽ എങ്ങനെയാണ് ഉപാസനയ്ക്ക് അതിൽ സ്ഥാനം വരുന്നത്, അത് ജീവനെ എങ്ങനെ ഗ്രഹിക്കാം, ജീവൻ അപ്പുറം പരൻ എന്നുള്ളതിനെ എങ്ങനെ ഗ്രഹിക്കാം, അത് കഴിഞ്ഞ് എങ്ങനെയാണത് ലാക്ഷണികമായി ഭാഷകാരൻ പറയും വച്ചർത്ഥത്തിൽ ആനന്ദമയം തന്നെ. അത് ആനന്ദമയ കോശമോ അല്ലെങ്കിൽ കോശമാകുന്ന ഉപാധിയോടുകൂടിയ ജീവനോ, അതിനും അപ്പുറം അത് ആനന്ദമയനായിരിക്കുന്ന പരമാത്മാവ്, ജീവന് ആനന്ദത്തെ നൽകുന്ന പരമാത്മാവ്, അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കും. പക്ഷെ അതിൻ്റെ ലാക്ഷണികമായ അർത്ഥം എന്താണ്? ബ്രഹ്മം പരമാർത്ഥ തത്വമാണ്. എന്തുകൊണ്ട്? തൊട്ടടുത്ത കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ അധികരണത്തിൽ മുഖ്യമായി ചർച്ച ചെയ്യുന്നത് ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്നുള്ള ആ വാക്യത്തെ മനസ്സുവെച്ചുകൊണ്ടാണ്, അതിനെ മനസ്സിൽ കരുതിയിട്ടാണ്. ഇതാണ് തൈത്തിരീയത്തിൽ വളരെ വിശദമായി ചർച്ച ചെയ്തത്. അവിടുത്തെ ചർച്ച മനസ്സിലുള്ളവർക്കിത് മനസ്സിലാകും. അവിടെ നമ്മൾ ചർച്ച ചെയ്തും പറഞ്ഞു, ആനന്ദമയം എന്ന് പറയുമ്പോൾ സാധാരണ ആനന്ദമയ കോശം, അങ്ങനെ ഒരർത്ഥത്തിലല്ല ഇവിടെ പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ഒരർത്ഥവും സ്വീകരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഈ വ്യത്യാസങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ഈ അധികരണത്തിൽ എന്താണ് ചർച്ച ചെയ്യുന്നതെന്നുള്ളത് പിടികിട്ടത്തില്ല. ഇതിന്റെ വ്യാഖ്യാനങ്ങളൊക്കെ വായിച്ചിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്, എന്താ ഈ അധികരണത്തിന്റെ താല്പര്യം മനസ്സിലാകുന്നില്ല. ഒരിടത്ത് ഒന്ന് ഒരർത്ഥം പറയുന്നു, വേറിടത്ത് വേറൊരർത്ഥം പറയുന്നു, ഇനി മറ്റൊരർത്ഥം പറയുന്നു. ഇതെല്ലാം ഈ അധികരണത്തിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇതെല്ലാം എന്തിനു പറയുന്നു? ഇതിൽ തന്നെ ഏതാണ് ശരി? എല്ലായിടത്തും ഭാഷ്യകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു താല്പര്യമുള്ള എന്താണ്? പരമാർത്ഥ തത്വത്തെ ബോധിപ്പിക്കുക, ആനുഷംഗികമായി ഗൗണമായി അതിനോട് ചേർന്ന വിഷയങ്ങളും ചർച്ച ചെയ്യും. അത് തന്നെ ഇവിടെ എന്തിനു വേണ്ടി? തത്വം അറിയാനുള്ളതാണ്, ഉപാസിക്കാനുള്ളതല്ല, ധ്യാനിക്കാനുള്ളതല്ല. അത് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ മുമ്പ് പറഞ്ഞു, ഉപാസന അല്ലെങ്കിൽ ധ്യാനം എന്ന് പറയുന്നത് ഒരു മാനസക്രിയയാണ്. ജ്ഞാനം എന്ന് പറയുന്നു അത് തന്നെ മാനസമാണ്. അതുകൊണ്ടാണ് ഉപാസന മാനസമായതുകൊണ്ടാണ് അതിനെ ഈ തത്വജ്ഞാനത്തിന്റെ പ്രകടനത്തിൽ ചർച്ച ചെയ്യുന്നത്. ഇവിടെ കർമ്മങ്ങളെ കുറിച്ചല്ലല്ലോ ചർച്ച ചെയ്യുന്നു. വാസനയും മാനസമാണ്, ധ്യാനം മനസ്സുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ജ്ഞാനം എവിടെ സംഭവിക്കുന്നു? അതും മനസ്സെന്ന് പറയുന്ന ഉപാധി ആശ്രയിച്ചിട്ടാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് അത് ഒരു പ്രകടനത്തിൽ വന്നു. തത്വജ്ഞാനത്തിന്റെ പ്രകടനത്തിൽ തന്നെ ഉപാസനയാണ്. കാരണം ഇവിടെ തത്വം പരമാർത്ഥമാണ് ബോധിപ്പിക്കുന്നെങ്കിൽ അത് പറഞ്ഞാൽ മതി, എന്തിനു ഉപാസനകളും മറ്റും പറയുന്നു? അതിനൊരു കാരണം ഇതാണ്, രണ്ടും മാനസമാണ്. അതുകൊണ്ടിവിടെ ആ തത്വജ്ഞാനത്തെ വെളിപ്പെടുത്തുന്നതാണ് മുഖ്യമായ താല്പര്യമെങ്കിലും ഉപാസനയെക്കുറിച്ചും പറയും. അധികാരികൾ ഏറെയും അതിനാണ്, തത്വജ്ഞാനത്തിനുള്ള അധികാരികൾ വളരെ വിരളമാണ്. അപ്പൊ ലോകാനുസാരിയായി തന്നെയാണ് ശാസ്ത്രവും ഉപദേശവും എല്ലാം നിൽക്കുന്നത്. അപ്പൊ ഇവിടെ ആദ്യം അതിനെ അംഗീകരിക്കുന്നു. ആനന്ദമയൻ എന്ന് പറയുന്നത് ഈശ്വരൻ തന്നെ, ഉപാസനായിരിക്കുന്ന ഈശ്വരൻ തന്നെ എന്ന് അംഗീകരിച്ചുകൊണ്ട് ഇവിടെ ചർച്ച ചെയ്യുന്നു. ഇവിടെ അങ്ങനെ ഭാഷ്യകാരൻ ഇത് വ്യാഖ്യാനിക്കുമ്പോൾ ചിലർ പറയുന്നത് ഭാഷ്യകാരന് മുമ്പ് വ്യാഖ്യാനിച്ചിരുന്നവരുടെ അഭിപ്രായമാണത്. അതിനെയും ഭാഷ്യകാരൻ ഭാഗികമായി അംഗീകരിക്കുന്നത് പല സന്ദർഭങ്ങളിലും ഭാഷ്യത്തിൽ പറയും. അദ്വൈതം എന്ന് പറയുമ്പോൾ ഒരു പിടിവാശിയല്ല, ഇത് മാത്രം ശരി എന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുന്നതല്ല. മറ്റുള്ളവരുടെ വ്യാഖ്യാനങ്ങളെയും മറ്റുള്ളവരുടെ ആശയങ്ങളെയും എല്ലാം അംഗീകരിക്കുന്നുണ്ട്. മുമ്പ് ബ്രഹ്മസൂത്രത്തിന് വൃത്തി എഴുതി, വൃത്തികാരൻ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് പോലും വ്യക്തമെന്ന് പല പേരുകളും പറയുന്നുണ്ട്. അങ്ങനെ ഒരു വ്യാഖ്യാതാവിന്റെ അഭിപ്രായമാണ് ഇത് എന്നും പറയുന്നുണ്ട്. ഭാഷകാരൻ അങ്ങനെയുള്ള കാര്യമൊന്നും എടുത്ത് പറയുന്നില്ല. പക്ഷെ ഈ ഭേദത്തെ, സഗുണ നിർഗുണ ഭേദത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു വിചാരമാണ് ഇവിടെയെന്ന് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കുന്നതിന് എളുപ്പമാണ്. ഉപാസ്യ ഉപാസക ഭേദത്തെ സ്വീകരിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു വ്യാഖ്യാനത്തെ ഭാഷകാരൻ സ്വീകരിച്ചിരിക്കുന്നത്. ആരുടെ പക്ഷമായാലും ശരി എന്ന് മനസ്സിലാക്കിയാൽ ഈ അധികരണം മനസ്സിലാകുന്നതിനൊരു പ്രയാസമില്ല. ഇല്ലെങ്കിൽ മുമ്പ് പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് ഒടുവിൽ പറയുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ അധികരണത്തിന് ആമുഖമായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇതിലേക്ക് പ്രവേശിക്കാൻ. ഈ രണ്ട് കാര്യങ്ങൾ, സഗുണം ഉപാസനയ്ക്ക്, നിർഗുണം ജ്ഞാനത്തിന്, ഇത് മുഖ്യമായി ഇത് മനസ്സിലിരിക്കണം. തൈത്തിരിയകേ അന്നമയം പ്രാണമയം മനോമയം വിജ്ഞാനമയം ച അനുക്രമ്യാമനായതേ തസ്മാദ് വാ ഏതസ്മാദ് വിജ്ഞാനമയാ അന്യോന്തരാത്മാനന്ദമയ ഇതി. തൈത്തിരിയത്തിൽ ഇങ്ങനെയൊരു വാക്യമുണ്ട്, തത്ര സംശയഃ, അവിടെ ഒരു സംശയം. കിമഹ ആനന്ദമയ ശബ്ദേന പരമേവ ബ്രഹ്മ ഉച്ചതേ. ശ്രുതി ശ്രവണത്തിൽ നിന്നാണ് ജ്ഞാനം ഉണ്ടാകുന്നത്. അപ്പം ശ്രമിച്ചാലും ഞാനും ഉണ്ടാകും എങ്കിൽ പിന്നെ വിചാരത്തിന്റെ ആവശ്യം എന്താ? ശ്രവിക്കുന്നവർക്ക് തന്നെ ജ്ഞാനം ഉണ്ടാകാം. ആ ജ്ഞാനം സംശയരൂപത്തിനും ആകാം. നിശ്ചയരൂപത്തിലാണെങ്കിൽ തീർന്നു, ജ്ഞാനത്തിനപ്പുറം മറ്റൊരു സാധനയുമില്ല. ചരമമായ അവസാനത്തെ സാധനയാണ് ജ്ഞാനം. അവസാനത്തെ ഉപായമാണ് ജ്ഞാനം. അത് തത്വശ്രവണത്തിൽ നിന്ന് തന്നെ ഉണ്ടാവും, പിന്നീടൊന്നും അവശേഷിക്കുന്നില്ല. പക്ഷേ ജ്ഞാനം സംശയാത്മകമായാലും അങ്ങനെ സംഭവിക്കാം, അല്ലെങ്കിൽ ജ്ഞാനത്തിൽ സംശയം കടന്നു വരാം. അങ്ങനെ വരുന്നിടത്താണ് വിചാരത്തിന്റെ ആവശ്യം വരുന്നത്. എന്തിനാ ആ സംശയത്തെ പരിഹരിക്കണം? ജ്ഞാനത്തിൽ സംഭവിക്കുന്ന ദോഷങ്ങളെ പരിഹരിച്ച് ദോഷരഹിതമായ നിശ്ചയാത്മകമായ ജ്ഞാനം ഉണ്ടാകും. ശ്രോതാവിനുണ്ടാകും. അപ്പോൾ സംശയം എന്ന് പറയുന്നത് സ്വാഭാവികമായി സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് വരുന്നു? അതിനെ പരിഹരിക്കുന്നതിനുള്ള വിചാരം ആണ് തത്ര സംശയം ഇവിടെ പറയുന്നു. സംശയം വന്നിരിക്കുന്നു. കിമിഹ ആനന്ദമായ ശബ്ദേന പരമേവ ബ്രഹ്മ ഉച്ചത്, യത് പ്രകൃതം സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ ഇതി. ഇവിടെ എന്താണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്? ആനന്ദമായ എന്ന് പറയുന്നത് കൊണ്ട് പരബ്രഹ്മത്തെയാണോ? എന്താ അങ്ങനെ ഒരു സംശയം വരാൻ? യത് പ്രകൃതം ഈ സന്ദർഭത്തിൽ തന്നെ ഇതിന് മുമ്പിലായി വന്നു, സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മം എന്ന് വന്നു. ആ ബ്രഹ്മത്തെയാണ് ചർച്ച ചെയ്യുന്നത്. ആ ബ്രഹ്മത്തെ എന്ന് പറയുമ്പോൾ ആ ബ്രഹ്മത്തിന്റെ തന്നെ സഗുണ നിർഗുണ ഭാവങ്ങളെ രണ്ടിനെയും എടുത്തുകൊണ്ടാണ്. വീണ്ടും അതിൽ സംശയം വരാം. ബ്രഹ്മചർച്ച, അതിൻ്റെ സത്യകാമത്വം, സത്യസങ്കല്പം തുടങ്ങിയ ഗുണങ്ങളോടുകൂടിയ ആ ഈശ്വര സ്വരൂപത്തെക്കുറിച്ചാണ്, അതോ അതിനെല്ലാം നിരാകരിക്കുന്ന പരമാർത്ഥരൂപത്തെ സംബന്ധിച്ചാണോ? കിം അന്നമയാദിവത് ബ്രഹ്മണോ അർത്ഥാന്തരം? അല്ലെങ്കിൽ അന്നമയൻ എന്ന് പറഞ്ഞു, അന്നമയം എന്ന് പറയുന്ന ഒരു കോശം, അല്ലെങ്കിൽ ആ കോശം ആകത്തെ ഉപാധിയായി സ്വീകരിക്കുന്ന ജീവൻ, അതുപോലെ അവിടെ വന്ന് പ്രാണമയൻ, മനോമയൻ, വിജ്ഞാനമയൻ എന്നെല്ലാം പറഞ്ഞതുപോലെ ആനന്ദമയനായിരിക്കുന്ന ജീവനെക്കുറിച്ചാണ്, ഉപാസകനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതാണ് അന്നമയാധിപത് ബ്രഹ്മണോ അർത്ഥാന്തരം അന്യവസ്തുവിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. കിം താവത് പ്രാപ്തം, എന്തു തോന്നുന്നു, എന്തായിരിക്കും ബ്രഹ്മണോ അർത്ഥാന്തരം അമുഖ്യ ആത്മ ആനന്ദമയ, പെട്ടെന്ന് തോന്നുന്ന അർത്ഥം, അതാണ് സാധാരണ ആദ്യം പറയുന്നു. സൂക്ഷ്മമായ തത്വത്തെ ആദ്യം വെളിപ്പെടുത്താൻ പറ്റത്തില്ല. പെട്ടെന്ന് മനസ്സിൽ തോന്നുന്ന അർത്ഥം എന്നുവെച്ചാൽ ഏത് മൂഢബുദ്ധിക്കും ഗ്രഹിക്കാമെന്നുള്ള അർത്ഥം, അതായിരിക്കും ആദ്യം പറയുന്നു. എന്താണ് അവിടെ ആനന്ദമയൻ പറയാറുണ്ടല്ലോ, ആനന്ദമയ കോശം, ആ കോശ ഉപാധിയോടുകൂടിയിരിക്കുന്ന ജീവൻ, അതാണ് ബ്രഹ്മണോ അർത്ഥാന്തരം അമുഖ്യ ആത്മാ. മുഖ്യാത്മാവല്ല, പരമാർത്ഥമല്ല, അതാണ് അവിടെ തുടങ്ങണം. വിദ്വാനിൽ നിന്ന് തുടങ്ങാൻ പറ്റില്ലല്ലോ, വിദ്വാൻ വിദ്യ എന്ന് പറയുന്ന അവസാനമാണ്. അപ്പൊ തുടങ്ങേണ്ടത് മൂഢനിൽ നിന്നാണ്. അവന് മനസ്സിലാകുന്ന ഭാഷയിൽ അവന് മനസ്സിലാകുന്ന കാര്യം ആദ്യം പറയും. മൂഢനെ അംഗീകരിക്കാതെ ചർച്ച മുമ്പോട്ട് പോകത്തില്ല, കാരണം അവൻ തർക്കത്തരം പറയും, ചോദ്യം ചെയ്യും. ആദ്യം എന്നെ ഒന്ന് ബോധ്യപ്പെടുത്ത്, വലിയ തത്വങ്ങളൊക്കെ പറയുന്നു, എനിക്കത് ബോധ്യപ്പെടുന്നില്ല, പിന്നെ ഇതുകൊണ്ട് എന്താ പറയുമെന്ന്. ദുർഗ്രഹമായ തത്വത്തിലും മൂഢൻ വാശി പിടിക്കും, എനിക്കത് ബോധിച്ചേ മതിയാവും. അപ്പൊ അവന് ബോധിക്കാൻ കഴിയാത്ത അവൻ എങ്ങനെ ബോധിപ്പിക്കും, അവന് മനസ്സിലാകുന്ന രീതിയിൽ പറയും, അതിനെ സുഗ്രഹമാക്കി പറയും. പറയുന്നു ആനന്ദമയൻ എന്ന് പറയുന്നത് അമുഖ്യമായ ആത്മാവാണ്, അത് നീ തന്നെയാണ്. ഈ ശരീര അഭിമാനിയായിരിക്കുന്ന നിന്നെ തന്നെയാണ് ആനന്ദമയൻ എന്ന് പറയുന്നു. എളുപ്പമായി അവന് സമാധാനമായി, അജ്ഞ സുഖതരം ആരാധ്യത, അജ്ഞനെ സമാധാനപ്പെടുത്താൻ വളരെ എളുപ്പമാണ്. അവന്റെ ബുദ്ധിക്ക് ഉതകുന്ന എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ മതി, അവൻ പെട്ടെന്ന് കൃതാർത്ഥനാവും. കൊള്ളാം, ഉപദേശിക്കുന്ന ആൾ തിരക്കേടില്ല, വലിയ മഹാനാണ്. എന്തുകൊണ്ട്? തന്റെ മൂഢതയെ സംതൃപ്തി പെടുത്തി, മൂഢതയ്ക്ക് സമാധാനം കൊടുത്തു, അവൻ കൃതാർത്ഥനായി. അതുകൊണ്ട് ആദ്യത്തെ ഉപദേശം അങ്ങനെയാണ്. കസ്മാൽ അന്നമയാദി അമുഖ്യ പ്രവാഹത്വ, കാരണം മുമ്പ് പറഞ്ഞത് എന്താണ്? ആനന്ദമയൻ, അന്നമയൻ, പ്രാണമയൻ, മനോമയൻ, വിജ്ഞാനമയൻ എന്നെല്ലാം പറഞ്ഞപ്പോൾ ആരെയാണ് നീ ഗ്രഹിച്ചത്? എന്നെ തന്നെ. ഞാൻ തന്നെയാണ് അന്നമയനായിരിക്കുന്നത്, ഞാൻ തന്നെയാണ് പ്രാണമയനായിരിക്കുന്നത്, മനോമയനായത് ഞാൻ തന്നെ, വിജ്ഞാനമയനായിരിക്കുന്നത് ഞാൻ തന്നെ. ഓരോ ഉപാധിയോടുകൂടിയിരിക്കുന്നു, അന്നമയമായി ശരീരത്തോടുകൂടിയിരിക്കുന്നു, പ്രാണ പ്രവൃത്തിയോടുകൂടിയിരിക്കുന്നു, മനോമയമായ ഉപാധിയോടുകൂടിയിരിക്കുന്നു, വിജ്ഞാനം അറിവുള്ളവനായിരിക്കുന്നു. പിന്നെ അങ്ങനെ ഇരിക്കുന്ന എനിക്കെന്തുകൊണ്ട് ആനന്ദമയനായിരുന്നുകൂടാ? ഞാൻ തന്നെയാണ് ആനന്ദത്തോടുകൂടിയിരിക്കുന്നത്. കാര്യങ്ങൾ എളുപ്പം മനസ്സിലാകുന്നു. ഇപ്പോഴത് പറയാറില്ലേ, നിങ്ങൾ പറഞ്ഞാൽ പോരാ, എളുപ്പം മനസ്സിലാകത്തക്ക രീതിയിൽ പറഞ്ഞു തരണം. എന്നുവെച്ചാൽ അവന്റെ മൂഢ ബുദ്ധിക്ക് യോജിച്ച രീതിയിൽ പറഞ്ഞു കൊടുക്കണമെന്നർത്ഥം. മൂഢന് എളുപ്പമായിരിക്കുന്ന എന്താണ്? മൂഢത തത്വജ്ഞാനം അവന് എളുപ്പമാവും ഇല്ല. തത്വജ്ഞാനത്തെ കുറിച്ച് പറഞ്ഞാൽ പറയും, അത് വളരെ പ്രയാസമാണ്, എന്റെ തലയ്ക്കകത്ത് കയറുന്നില്ല. അവന്റെ തലയ്ക്ക് പറ്റിയതേ അവന്റെ തലയിൽ കയറത്തുള്ളൂ. അതുകൊണ്ട് പറയുന്നു എന്താണ്? അന്നമയാദി അമുഖ്യ പ്രവാഹ പതിതത്വ, അന്നമയം തുടങ്ങിയ അമുഖ്യാത്മ പ്രവാഹ പതിതത്വ, അമുഖ്യാത്മ പ്രവാഹത്തിൽ വന്നിരിക്കുന്നു. അമുഖ്യമായ ആത്മാവിനെ കുറിച്ച് പറഞ്ഞു, ആ കൂട്ടത്തിൽ പറഞ്ഞു ആനന്ദമയം, അതും ആ ജീവൻ തന്നെ. പറയുന്നു ശരി, അങ്ങനെ നീ പെട്ടെന്ന് കൃതാർത്ഥനാകരുത്, ചിന്തിക്കണം. എനിക്ക് പിടികിട്ടി അതുകൊണ്ടത് ശരി എന്ന് കരുതരുത്. അതിനാണ് ഉപാസനയും മറ്റും. ഉപാസനയെ നിർദ്ദേശിക്കുന്ന തന്നെ എന്താണ്? ശരി, തത്വത്തെ എനിക്ക് പിടികിട്ടുന്നില്ല, അത് ദുർഗ്രഹമായി തോന്നുന്നു, എന്റെ തലയ്ക്ക് അകത്ത് കയറുന്നില്ല, വേണ്ട. അതിനാണല്ലോ ധ്യാനിക്കാൻ പറയുന്നു. ധ്യാനിക്കുക, ഉപാസിക്കുക. അതിന് ഇനി അതിന്റെ ഫലം എന്ന് പറയുന്നത് അഭ്യുദയമായാലും കുഴപ്പമില്ല, അതിന്റെ അവാന്തര ഫലമായി വരുന്നതാണ് മനസ്സിന്റെ ഏകാഗ്രതയും മറ്റും. എന്തിനു വേണ്ടി ധ്യാനിക്കുന്നു അത് കിട്ടും. നാമ ബ്രഹ്മേത്വ ഉപാസിക്കുക, നാമത്തെ ഉപാസിക്കുക. നാമം എവിടെയെത്തോ അതുവരെ നിയമത്ത്, നാമത്തിന് പരിമിതിയുണ്ടല്ലോ. പക്ഷെ ഉപാസിക്കുന്നതിനൊരു പ്രയോജനമുണ്ട്, ധ്യാനിക്കുന്നതിനൊരു പ്രയോജനമുണ്ട്. എന്താണ്? മനസ്സിന്റെ ഏകാഗ്രത. ആ ഏകാഗ്രത മൂഢനിലും സംഭവിക്കാം. മൂഢനെന്ന് പറഞ്ഞാൽ സാധാരണ ലൗകിക അർത്ഥത്തിലല്ല, പരമാർത്ഥ തത്വത്തിൽ മോഹിതനായിരിക്കുന്നു. പരമാർത്ഥ തത്വത്തെ ഗ്രഹിക്കാൻ കഴിയില്ല. അല്ല, ഇവിടെ നമ്മൾ അദ്വൈതത്തിൽ പറയുമ്പോൾ ഒരാളെ മൂഢനെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നു, അങ്ങനെ ആ അർത്ഥത്തിൽ എടുക്കരുത്. അത് തത്വഗ്രഹണത്തിന്റെ യോഗ്യത അനുസരിച്ചാണ് ആ വാക്ക് പ്രയോഗിക്കുന്നത്. ഒരിക്കലും ആരെങ്കിലും നിന്ദിക്കാൻ വേണ്ടിയിട്ടല്ല, അവന് ബുദ്ധി കുറവുള്ളവനാണ്, ആ തരത്തിൽ നിന്ദിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു താല്പര്യത്തിലല്ല. ആ തത്വഗ്രഹണത്തിനൊരു യോഗ്യതയുണ്ട്. ആ തത്വഗ്രഹണത്തിനെന്തോ തടസ്സമായിട്ടുണ്ട്. മറ്റൊന്നുമല്ല ഈ സംശയം പോലെയുള്ള ദോഷങ്ങൾ തന്നെ. സംശയം വലിയ അജ്ഞാനം ഇത് തന്നെ ദോഷങ്ങൾ. അപ്പം ആ ധ്യാനം കൊണ്ട്, ഉപാസന കൊണ്ട് ആ മനസ്സിന്റെ ഏകാഗ്രത വന്നു. ആ ഏകാഗ്രമായ മനസ്സിൽ ഈ സംശയാദി ദോഷങ്ങൾ നിവൃത്തമാകുമ്പോൾ പറയുന്നു അവൻ യോഗ്യനാണ്, തത്വഗ്രഹണത്തിന് പരമയോഗ്യനാണെന്ന് പറയുന്നു. അതുവരെ അവന് കൊടുക്കുന്ന കേവലമായൊരു സംജ്ഞയാണ് മൂഢൻ എന്ന് പറയുന്നത്. നിന്ദാവാചകമല്ല, പക്ഷെ ലോകത്തിൽ അങ്ങനെയല്ല. മൂഢൻ എന്ന് പറഞ്ഞാൽ അതൊരു നിന്ദാവാചകമാണ്, ഒരു തന്നെ നിന്ദിക്കാൻ വേണ്ടി പറയുന്നതാണ്. മരമണ്ടൻ എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരുവനെ തത്വഗ്രഹണത്തിന് ശേഷിയില്ലെങ്കിലും ശ്രുതി അവനെ കൈവിടുന്നില്ല, അവനെ ഉപാസനകളിൽ നിയോഗിക്കുന്നു. അങ്ങനെ ക്രമേണ അവന്റെ മനസ്സിന് ഏകാഗ്രത വരുന്നു, അവനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അവൻ ചിന്തിക്കുന്നു. അതാണ് അഥാഭിസ്യാദ് സർവാന്തരത്വ ആനന്ദമയോ മുഖ്യവാത്മീതി. അങ്ങനെ ചിന്തിക്കാം. ഇങ്ങനെ ചിന്തിക്കാൻ കെൽപ്പില്ലാത്തവനാണ് പറയുന്നത്. അത് വെറും ഒരു കോശമാണ്, അല്ലെങ്കിൽ അത് അജ്ഞനായിരിക്കുന്ന ജീവനാണ്. കുറച്ചുകൂടി ഇമ്പോർട്ട് ചെന്നു കഴിഞ്ഞാൽ ആണ് പക്ഷാന്തരത്തെ കാണിക്കാനാണ്. അഥാപി എന്ന് പറയുന്ന അവ്യയത്തെ ഉപയോഗിക്കുന്നു. അങ്ങനെയാകാം ചിന്തിക്കുകയാണ്. എന്ത് സർവാന്തരത്വ ആനന്ദമയ മുഖ്യ ഏവാത്മാ. പക്ഷെ ആനന്ദമയൻ എന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ സർവാന്തരമാണ്. അവിടെ തന്നെ ആനന്ദമയനെ സർവാന്തരമായി പറയുന്നു. അതുകൊണ്ട് ആനന്ദമയൻ എന്ന് പറയുന്നത് ഈ ജീവാത്മാവല്ല, മുഖ്യാത്മാവ്, പരമാത്മാവാണ്. ഇന്നെന്തുകൊണ്ട് മനസ്സിലായിക്കൂടാ? അതിനെക്കുറിച്ച് വിചാരം ചെയ്യുകയാണ്. അങ്ങനെ വിചാരം ചെയ്യുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? എന്തുകൊണ്ട് അതിനെ പരമാത്മാവെന്നെടുത്തുകൂടെ ഇത് എന്ന് പറയുമ്പോൾ അവൻ വിചാരത്തിന് സന്നദ്ധവനായവനാണ്, പ്രാപ്തിയുള്ളവനാണ്. വിചാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ സിദ്ധാന്തം മനസ്സിലാക്കുക എന്നുള്ളതല്ല, തത്വം എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതല്ല. തത്വത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ആ തത്വത്തിന് വിരുദ്ധമായി വരുന്ന ചിന്തകളെ ദൂരീകരിക്കുന്നവനും കൂടെയാണ്. അത് ദൂരീകരിക്കണം. തത്വത്തിന് പ്രതിലോമമായി വരുന്ന വിചാരങ്ങളുണ്ട്, അതിനെ കൂടെ നിരാകരിച്ചാൽ അതിനെ വിചാരമെന്ന് പറയാൻ പറ്റും. സംശയത്തെ ദൂരീകരിക്കണ്ടേ? അതുകൊണ്ട് പറയുന്നു, നസ്യ പ്രിയാദ്യ അവയവയോഗ ശരീരത്വ ശ്രവണാച്ച. ഇവിടെ പ്രിയം തുടങ്ങിയ അവയവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് തൈത്തിരിയത്തിൽ നമ്മൾ വിശദീകരിച്ചാണ് ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമുണ്ട്. അവയവങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്, ദക്ഷിണം ഉത്തരം ശിരസ് വാല് തല എന്നെല്ലാം പറയുന്നുണ്ട് അവിടെ അവയവങ്ങൾ. ശരീരത്തെ കുറിച്ച് പറയുന്നുണ്ട്, താല് തലയുണ്ട് വാലുണ്ട് ഉത്തരപക്ഷം ദക്ഷിണപക്ഷം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരീര വർണ്ണനയാണ്. അപ്പൊ അത് ശരീരം ആർക്കാണ് ഉള്ളത്? ജീവൻ. ആ ജീവൻ ഉപാസകനായ ജീവൻ അതായിക്കൂടെ ഇവിടുത്തെ ശ്രുതിയുടെ താല്പര്യം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? കാരണം ഇവിടെ പരമാർത്ഥം അംഗീകരിക്കുന്ന അല്ലെങ്കിൽ പരമാർത്ഥം അറിയേണ്ട ഒന്നാണ്, പരമാർത്ഥ ജ്ഞാനമാണ് മുഖ്യമെന്നുള്ളത് ഇവിടെ ഭാഷകാരനെ അംഗീകരിക്കുന്നു. മറ്റാരും അത് അംഗീകരിക്കുന്നില്ല. മറ്റുള്ള എല്ലാവരും എവിടെയാണ് നിൽക്കുന്നത്? ഉപാസനയിൽ ധ്യാനിക്കണം. ഇതാണ് അവരുടെ ധ്യാനമാണ് സാധന എന്നാണ്. ധ്യാനത്തിലൂടെ സാക്ഷാത്കാരം, ധ്യാനത്തിലൂടെ മോക്ഷം, അതാണ്. ഭാഷകാരൻ മാത്രമേ അതിന് മാറി ചിന്തിക്കുന്നുള്ളൂ. ധ്യാനത്തിലൂടെയാണ്, ധ്യാനമാണ് സാധന. ധ്യാനത്തിലൂടെയാണെങ്കിൽ അത് ശരി, അതിന്റെ തലം വേറെയാണ്. അവിടെ ഉപാസകൻ ഉപാസൻ എന്നുള്ള ഭേദം വരും, ജീവേശ്വര ഭേദം വരും. ഭാഷകാരൻ അതിനോട് യോജിക്കുന്നില്ല. സാധന അതല്ല. സാധനം എന്താണ്? ജ്ഞാനമാണ്. അതാണ് മുഖ്യമായ സാധന, അതാണ് മുഖ്യമായ ഉപായം. ജ്ഞാനാത്മോക്ഷം, ജ്ഞാനം കൊണ്ടാണ് മുക്തി. ജ്ഞാനം എന്തിനെ സംബന്ധിച്ചുള്ള ജ്ഞാനം? പരമാർത്ഥത്തെ, സത്യത്തെ, സത്യജ്ഞാനം. മറ്റുള്ളതെല്ലാം അസത്യം. അതുകൊണ്ട് അനന്തമയൻ ശരീരിയാണ് എന്നുള്ളതിനെ നിഷേധിക്കുന്നു. വിചാരൂപത്തിൽ ചിന്തിച്ച് അതിനെ നിഷേധിക്കുകയാണ്. നസ്യാത് പ്രിയാദ്യ അവയോഗാത് ശരീരത്വ ശ്രവണാച്ച. ശരീരം എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അത് ജീവനാണ്. പ്രിയാദി അവയവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, അത് ജീവനാണ് എന്ന് ഒരാശയം കൊണ്ടുവരുന്ന എന്തിനു അംഗീകരിക്കുകയല്ല, നിരാകരിക്കുക. അങ്ങനെയാണ് വിചാരമെന്ന് പറയുന്നത് ഒരു പുതിയ ആശയത്തെ കണ്ടെത്താനാണ്. ആശയത്തെ കണ്ടെത്തുന്നത് ചിലപ്പോൾ നിരാകരിക്കാനായിരിക്കും, ചിലപ്പോൾ അംഗീകരിക്കാനായിരിക്കും. പരമമായ ആശയത്തെ കണ്ടെത്തുന്നത് വരെ എന്തെല്ലാം വരുന്നു എല്ലാത്തിനെയും നിരാകരിക്കും. ശരിയല്ല, നിങ്ങൾ ഒരാശയം കിട്ടി ശരി, പക്ഷെ അത് അംഗീകരിക്കേണ്ടതല്ല, നിരാകരിക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ എന്താണോ വിചാരത്തിലൂടെ എത്തിച്ചേർന്നു, ആനന്ദമയൻ ജീവനാണ്, പരനല്ല. അതിനെ സമർത്ഥിക്കുകയാണ്. മുഖ്യശ്ചേത് ആത്മാനന്ദമയസ്യ ന പ്രിയാദി സംസ്പർശകസ്യ. പരമാത്മാവിനെന്താ അവയവം? പരമാത്മാവിനെന്താ ശിരസ്? പരമാത്മാവിനെന്താ വാല്? അതിനെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നത്. അപ്പം അവയവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് ശരീരിയാണ് ആനന്ദമയൻ എന്ന് വെച്ചാൽ ഉപാസകനാണ്. ചിലവർ എന്താണ് ഉപാസകൻ? എന്തിനെ ധ്യാനിക്കണം? തന്നെ തന്നെ ധ്യാനിക്കണം, മറ്റെന്തിനെ ധ്യാനിക്കണം എന്ന് പറയുമ്പോൾ തൻ്റെ ആ പരമാർത്ഥമായ സ്വരൂപത്തെ അല്ല, അല്ലാതെ തന്നെ തന്നെ. അല്ലെങ്കിൽ പറയും ഈശ്വരനെ ധ്യാനിക്കണം. ഈശ്വരൻ എന്ന് പറയുമ്പോൾ ആ പരമമായ ഈശ്വര തത്വത്തെ അല്ല, മറിച്ച് എന്താണ് ആ സഗുണഭാവത്തെ, സത്യ സങ്കല്പാദി ഗുണങ്ങൾ, ആ ഗുണങ്ങളോട് കൂടിയിരിക്കുന്ന ഈശ്വരനെ, അതിവിടെ അംഗീകരിക്കുന്നില്ല. അതിനെ പരമാർത്ഥമായി അംഗീകരിക്കുന്നില്ല എന്നർത്ഥം. അല്ല, ഉപാസനയാകാം. അതുകൊണ്ട് അതിനെ നിഷേധിക്കാൻ വേണ്ടി പറയുന്നു. ഇവിടെ എന്തായാലും ജീവൻ എന്നെടുക്കാൻ നോക്കില്ല, പരൻ എന്നെടുക്കാൻ വരട്ടെ. പരൻ എന്ന് പറയുമ്പോൾ പിന്നെ ആരാ പരൻ എന്ന് ചിന്തിക്കുന്നു? ഉപാസ്യനോ അതോ ജ്ഞേയനായിരിക്കുന്നവനോ? ധ്യാനിക്കേണ്ടവനെയാണോ അതേ അറിയേണ്ടത്? അതേ അറിയേണ്ടവനെയാണ്. അപ്പോൾ ചോദിക്കും, അങ്ങനെ അറിയുന്നതിന് ധ്യാനം വേണ്ടി അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്? ധ്യാനിക്കാതെ അറിവുണ്ടാവോ? ഇവിടെ പറയുന്നത് ധ്യാനിച്ചുണ്ടാകുന്ന അറിവിനെ കുറിച്ചല്ല. ധ്യാനിച്ചാലും അറിവുണ്ടാകും, അല്ലെന്ന് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. നമ്മുടെ എല്ലാ അറിവുകളും ധ്യാനഫലമായിട്ടാണ് ഉണ്ടാകുന്നു, നല്ല അറിവുകളല്ല. ഒരു വിഷയത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള സമ്മിക്കായ ജ്ഞാനം ഉണ്ടാകുന്നു. ധ്യാനിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഭ്രാന്തിയായിരിക്കും ഉണ്ടാകുന്നു, സംശയമായിരിക്കും ഉണ്ടാകുന്നത്. പക്ഷെ പരമാർത്ഥ തത്വത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഭാഷകാരന്റെ അഭിപ്രായത്തിൽ പരമാർത്ഥ തത്വത്തെ അറിവ് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ധ്യാനിച്ചല്ലവിനെയോ ശ്രവിച്ചാണ് ഉണ്ടാകുന്നത്, ശ്രവണത്തിലൂടെയാണ് അതുണ്ടാവേണ്ടത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മസൂത്രം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ പലത് എഴുതി വച്ചിട്ടുണ്ട്, അക്ഷരങ്ങൾ. ആ എഴുതി വെച്ചത് നമ്മൾ വായിക്കുന്നു, വായിച്ചിട്ട് ചിന്തിക്കുന്നു, ഇന്നതാണ് തത്വം എന്ന് പറയുന്നു. വാസ്തവം ഇതല്ല. ഇവിടെ തന്നെ വാസ്തവത്തിൽ സംഭവിക്കുന്നത് എന്താണ്? പുസ്തകം വായിക്കുകയല്ല, ശ്രുതി അതിനെ ശ്രവിക്കുകയാണ്. ശ്രവിക്കുന്നതുകൊണ്ട് തന്നെയാണ് അതിന് ശ്രുതി എന്ന് പേര് തന്നെ. അപ്പോ ശ്രുതിയെ ശ്രവിക്കുക എന്ന് വെച്ചാൽ എന്താ? ശബ്ദത്തെ ശ്രവിക്കുകയാണോ? മുഖ്യമായിട്ടതല്ല, ശബ്ദവും ശ്രവിക്കുന്നുണ്ട്. പിന്നെന്താ ശ്രവിക്കുന്നത്? തത്വത്തെയാണ് ശ്രവിക്കുന്നത്. അതങ്ങനെ തത്വത്തെ ശ്രവിക്കാൻ തത്വ ശബ്ദമാണോ? അല്ല, തത്വത്തെ ഗ്രഹിക്കുന്നു, ശ്രുതിയെ ശ്രവിക്കുന്നു, തത്വത്തെ ഗ്രഹിക്കുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ആ തത്വഗ്രഹണത്തിന് അവിടെ എത്തിച്ചേരുന്നതിന് വേണ്ടി ഇവിടെ ഭാഷകാരൻ ചിന്തിക്കുന്നു. എന്താണ് തത്വം? ജീവനാണോ തത്വം? അതോ സഗുണമായിരിക്കുന്ന ഈശ്വരനാണോ? ഉപാസ്യനാണോ തത്വമായിരിക്കുന്നു? ഉപാസകനാണോ തത്വമായിരിക്കുന്നു? എന്നിങ്ങനെ ചിന്തിക്കുന്നു. അതുകൊണ്ട് ഇവിടെ മുഖ്യമായ തത്വത്തെയാണോ ഗ്രഹിക്കേണ്ടത്, അതോ ഗുണമായ ആശയങ്ങളെയാണോ ഗ്രഹിക്കേണ്ടത്? മുഖ്യശ്ചേ ആത്മാനന്ദമയസ്യ പ്രിയാദി സംസ്പർശകസ്യ മുഖ്യമായ പരമമായ തത്വത്തെയാണ്. അങ്ങനെ ഒരു തത്വത്തെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത്? ഒരു പരമതത്വമുണ്ട്, അത് പരമാർത്ഥമാണ്, സത്യമാണ്. അങ്ങനെയാണെങ്കിൽ അതിനോട് അതിന് അവയവങ്ങൾ അംശങ്ങളൊന്നും കാണത്തില്ല. പ്രിയാപ്രിയങ്ങൾ ഒന്നും അവിടെ കാണത്തില്ല. മോദം പ്രമോദം ഇങ്ങനെയുള്ള ഒന്നും അവിടെ കാണത്തില്ല. പിന്നെന്താണത്? ഏകമായ അദ്വൈതമായിരിക്കുന്ന അഖണ്ഡമായിരിക്കുന്ന പരമാർത്ഥ വസ്തു അവിടെ ഉപാസകനില്ല, ഉപാസ്യമായ ഒന്നില്ല, ഉപാസന എന്ന് പറയുന്ന ഒരു മാനസിക ക്രിയയില്ല. പിന്നെ നൂ പറഞ്ഞ ആ ശ്രവണ കൊണ്ട് സംഭവിക്കുന്ന ജ്ഞാനം അത് മാത്രം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പ്രിയാദി അവയവങ്ങളെ കുറിച്ച് പറയുന്നു. നിർഗുണമോ പരമാർത്ഥമോ ആയ ഒരു തത്വത്തെ കുറിച്ചല്ല പറയുന്നത്. അതാണ് ആത്മാനന്ദമയസ്യ എന്ന പ്രിയാദി സംസ്പർശകസ്യ. ഇവിടെ പ്രിയാദികളുടെ ബന്ധത്തെ കുറിച്ച് പറയുന്നു. ഇഹതു തസ്യ പ്രിയമേവ ശിരഹ ഇത്യാദി ശ്രുതി ശ്രുതി തന്നെ പറയുന്നു. പ്രിയമാണ് അവന്റെ ശിരസ്. അംഗകൽപ്പനകൾ പറയുന്നു. ഇതെങ്ങനെ പരമാർത്ഥമാകും? ശരീരത്തോടുകൂടിയിരിക്കുന്ന ഒരുവന് പറയാൻ കഴിയുമോ? ശരീരത്തോടുകൂടി ഒരു തത്വത്തെ വിശദീകരിക്കുമ്പോൾ അത് പരമാർത്ഥമാണെന്ന്? അത് കഴിയില്ല. ഇവിടെ വ്യക്തമായും പറയുന്നത് സസ്യപ്രിയമേവ ഇത്യാദി ശ്രൂയത. ശരീരത്വഞ്ച ശ്രൂയത, മറിച്ച് ശരീരത്തെ കുറിച്ചും പറയുന്നുണ്ട്. തസ്യേഷ ഏവ ശരീര ആത്മാ. ശരീരം എന്ന് പറയുന്നിടത്ത് ശരീരം വന്നുള്ളൂ. ഇവൻ ഈ ശരീരമാകുന്ന ഉപാധിയോടുകൂടിയിരിക്കുന്ന ആത്മാവ് എന്ന് പറയുന്നുണ്ട്. ജീവനെ അവിടെ പരാമർശിക്കുകയാണ്. ഇതാണോ പരമാർത്ഥത്തിൽ ഗ്രഹിക്കേണ്ടത്? ശ്രുതി എന്താണോ നിർദ്ദേശിക്കുന്നത് അതാണ് ഗ്രഹിക്കണമെങ്കിൽ ഇതിനെ തന്നെ ഗ്രഹിക്കണം. ഇതിനെ വിട്ടിട്ട് പിന്നെ നിങ്ങൾ ഇതൊക്കെ വാച്യമാണ്, ഇതിന്റെ അപ്പുറം ലക്ഷ്യമുണ്ട്, അങ്ങനെയൊക്കെ പോയാൽ അങ്ങനെ എന്താണോ നേരിട്ട് നിർദ്ദേശിക്കുന്നത് അതിനെ ഗ്രഹിക്കും. അപ്പോൾ അവയവങ്ങളെയും മറ്റും നിർദ്ദേശിക്കുന്നത് കൊണ്ട് ഇവിടെ ജീവനെയാണ് നിർദ്ദേശിക്കുന്നത് എന്നാണ്. അത് ആ സന്ദർഭത്തിൽ എങ്ങനെ മനസ്സിലാക്കണം? തസ്മാത് വാ ഏതസ്മാത് വിജ്ഞാനമയാത് അങ്ങനെ പറഞ്ഞിരിക്കും. അന്യോ അന്തര, അതിനുള്ളിൽ ആന്തരികമായി സൂക്ഷ്മമായി ആനന്ദമയ ആനന്ദമയൻ. നമ്മുടെ അനുഭവത്തിലും അങ്ങനെയാണ്. പുറമേ ഈ ശരീരം, ഉള്ളിൽ പ്രാണൻ, മനസ്സ്, അതിൻ്റെ ഉള്ളിൽ അതിസൂക്ഷ്മമായ ബുദ്ധി, ഏറ്റവും ഉള്ളിലായിട്ട് എന്താണ് ആനന്ദം അനുഭവിക്കുന്നത്? ആരെങ്കിലും ആനന്ദം പുറമേ അനുഭവിക്കാറുണ്ട്? നിങ്ങൾക്ക് ആനന്ദമുണ്ടോയെന്ന് ചോദിച്ചാൽ പറയുന്നുണ്ട്. എവിടെ? ഉള്ളിൽ. നെഞ്ചത്ത് കൈവച്ചിട്ട് ഒരു ഉള്ളിൽ വലിയ ആനന്ദത്തെ അനുഭവിക്കുന്നു. അളവറ്റ ആനന്ദത്തെ ഞാൻ അനുഭവിക്കുന്നു. എന്താ ഇപ്പോൾ ആനന്ദത്തെ അനുഭവിക്കുന്നുണ്ടോ? ഇല്ല. ഇതുണ്ട് പ്രിയാദി. ഇവിടെ പറഞ്ഞുണ്ടോ അന്നമയാദി ഉപാധികളിരിക്കുന്നു. ഉപാധികളിരിക്കുന്നതുകൊണ്ട് എനിക്ക് ആനന്ദത്തെ അനുഭവിക്കാൻ പറ്റുന്നു. പക്ഷെ എപ്പോഴാണോ ഞാൻ ആനന്ദത്തെ അനുഭവിക്കുന്നത്, ഇതെല്ലാം വിട്ടിട്ടാണ്. അന്നമയനായിരുന്നു കൊണ്ട് ആർക്കും ആനന്ദത്തെ അനുഭവിക്കാൻ പറ്റില്ല. ആനന്ദത്തെ അനുഭവിക്കുമ്പോൾ ഇത് വിടുന്നു. പറയും ഞാൻ എന്നെ തന്നെ മറന്നുപോയി, എന്നെ തന്നെ മറന്നു, ചാരെ മറന്നത്, ഈ ശരീരത്തെ അല്ലെങ്കിൽ ഈ ശരീര അഭിമാനത്തെ മറന്നിട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെയും പറഞ്ഞെന്താണ് അന്യു അന്തര, അത് ഉള്ളിലാണ്, പുറമേ ആർക്കും അത് അനുഭവിക്കാൻ പറ്റത്തില്ല. പുറമെയുള്ള ഈ ഉപാധികളെ സ്വീകരിച്ചാലും ഈ ഉപാധികളിലൂടെ കൂടെ ആയാലും ശരി, ഇതിനെല്ലാം വിട്ടിട്ട് ഇതിനെല്ലാം വിസ്മരിച്ചിട്ട് ഉള്ളിൽ ഹർഷത്തെ, ആനന്ദത്തെ, അതിയായ ആനന്ദത്തെ അനുഭവിക്കുന്നു. അതുകൊണ്ടത് അന്തരമാണല്ലോ, ഏറ്റവും ഉള്ളിലുള്ളതാണല്ലോ. അതുകൊണ്ടാണ് അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം എല്ലാം കഴിഞ്ഞ് ആനന്ദമയനെ കുറിച്ച് പറഞ്ഞത്. ഏറ്റവും ഉള്ളിലാണല്ലോ. അപ്പൊ ഈ ശരീരമായി അതിന് ബന്ധമുണ്ടെങ്കിലും അതുപോലെ തന്നെയാണ്, ശരീരമായിട്ട് ബന്ധമുണ്ട്. കാരണം ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ടാണല്ലോ ആനന്ദത്തെ അനുഭവിക്കുന്നത്. ചിലപ്പോൾ ഈ ശരീരത്തെ ഉപയോഗിച്ച് തന്നെ ആനന്ദത്തെ അനുഭവിക്കും. ശരീരം എന്ന മാധ്യമത്തിലൂടെ തന്നെ നല്ല മന്ദമാരുതൻ വീശുന്നു പറയും, നല്ല സ്വപ്നം. എന്തുകൊണ്ട്? ശരീരത്തിന് നല്ല ശീതളിമ അനുഭവിക്കുന്നു. അപ്പൊ ശരീരം എന്ന് പറയുന്ന ഉപായത്തെ സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ ശരീര സംബന്ധിത്വമുണ്ട്. ശരീരത്വം ചശ്രൂയത്തെ, ശരീര സംബന്ധം സർവത്രയുണ്ട്. അത് ആനന്ദമയനെന്ന് പറയുന്നിടത്ത് പോലും അതുണ്ട്. തസ്യേഷയവ ശരീര ആത്മാ, ഇവന്റെ ആ സ്വരൂപം ഈ ശരീര സംബന്ധിയാണ്. ശരീരത്തെ വിട്ടിട്ട് എന്തോന്നു ആത്മ, ശരീരത്തെ വിട്ടിട്ട് ആർക്ക് ആത്മാവിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നത്? എല്ലാം ഈ ശരീരത്തെ ആശ്രയിച്ച് ഈ ശരീരത്തെ നിലനിന്നുകൊണ്ടാണ് എല്ലാ ചിന്തകളും. ബ്രഹ്മത്തെക്കുറിച്ച് ചിന്തിച്ചാലും ശരി, ആനന്ദത്തെക്കുറിച്ച് ചിന്തിച്ചാലും ശരി, അന്നമയമായ ഈ ജഡവികാരത്തെക്കുറിച്ച് ചിന്തിച്ചാലും ശരി, സർവത്ര ശരീര സംബന്ധിയാണ്. അതാണ് തസ്യ പൂർവസ്യ വിജ്ഞാനമയസ്യ ഏവ ശരീര ആത്മാ സയേഷ ആനന്ദമയ ഇത്യർത്ഥം. അവിജ്ഞാനമയന്റെ ഈ ഉള്ളിലുള്ളതാണ് ആനന്ദമയൻ എന്ന് പറയുന്നത്. വിജ്ഞാനമയനോട് ബന്ധപ്പെടുത്തിയാണ് ആദ്യം മുതൽ അങ്ങനെയാണ് വരുന്നത്. അന്നമയനോട് ബന്ധപ്പെടുത്തി, പിന്നെ മനോമയനോട് ബന്ധപ്പെടുത്തി, പ്രാണമയനോടും മനോമയനോടും ബന്ധപ്പെടുത്തി, പിന്നെ വിജ്ഞാനമയനോട് ബന്ധപ്പെടുത്തി, പിന്നെ ആനന്ദത്തെക്കുറിച്ച് പറയും. അത് നേരത്തെ പറഞ്ഞ ശരീര സംബന്ധം, അതാണ് ശരീരം എന്ന് പറയുന്നു. തസ്യേഷ ശരീര ആത്മാ, ഓരോന്നിന്റെ ആത്മാവിനെ അന്വേഷിക്കുകയാണ്. അന്നമയന്റെ ആത്മാവേദാണ് പ്രാണമയൻ, പ്രാണമയന്റെ ആത്മാവേദാണ് മനോമയൻ, മനോമയന്റെ ആത്മാവേദാണ് വിജ്ഞാനമയൻ, വിജ്ഞാനമയന്റെ ആത്മാവേദാണ് പറയും ആനന്ദമയൻ. അപ്പോൾ എന്ത് ചെയ്തു? ശരീര സംബന്ധിയായിട്ടാണ് അത് പോകുന്നത്. ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് തൊടുത്തി ആണ് അത് പോകുന്നത്, ബന്ധപ്പെടുത്തി ബന്ധപ്പെടുത്തിയാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞെന്താണ്? തസ്യേഷേവ ശരീര ആത്മാ യപൂർവസ്യ, ഓരോന്നും പൂർവ്വത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലും എന്താണ്? ഈ ശരീരമായ ഉപാധിയോടുകൂടിയിരിക്കുന്ന ഈ ജീവനെ തന്നെയാണ് ഈ പറയുന്നത്. അവൻ തന്നെയാണ് ആനന്ദൻ, അല്ലാതെ ഏതാ? ഈശ്വരൻ അതല്ലേ ഭൗതികവാദി പറയുന്നു. ആനന്ദം എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഈശ്വരനാകും? ആരാനന്ദത്തെ അനുഭവിക്കുന്നു? നാനാവിഷയ ഉപാധികളെ സ്വീകരിച്ചിട്ട് ആനന്ദത്തെ അനുഭവിക്കുന്നവരാണ് ഈ ശരീരത്തിലിരിക്കുന്നവനാണ്. ഈ ശരീരത്തിലിരുന്നുകൊണ്ടേ ഉള്ളൂ സുഖവും ദുഃഖവും ആനന്ദവും ക്ലേശവും എല്ലാം ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ടേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ശരീര സംബന്ധിയായ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ ശരീര സംബന്ധിയായിരിക്കുന്ന ആനന്ദത്തെ ഈശ്വരീയമെന്നൊക്കെ എങ്ങനെയാ പറയാൻ കഴിയുന്നു? എവിടെ ഈശ്വരൻ? ഭൗതികവാദി അതാ പറയുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈ ശരീരത്തെ വിട്ടിട്ട് സർവസാധാരണമായി ഓരോ ജീവന്മാരും ഏതെങ്കിലും ആനന്ദത്തെ അനുഭവിക്കണം. അത് സാധിക്കുന്നുണ്ട്. ശരീരം എന്ന് പറയുന്നവർ അവലംബത്തെ സ്വീകരിച്ചത് സാധ്യമാവും. അനന്തസ്യപൂർവസ്യ വിജ്ഞാനമയ ശേഷ ശരീര ആത്മാ ആനന്ദമയ ഇത്യർത്ഥ. നജസശരീരസ്യ സദഃ പ്രിയാപ്രിയ സംസ്പർശോ വാരയിതും ശക്യഹ. അതുകൊണ്ടെന്താണ്? ഈ ശരീരത്തോടുകൂടിയിരിക്കുന്നവന് ഈ ശരീരത്തിലിരിക്കെ പ്രിയാപ്രിയങ്ങളെ ഒഴിവാക്കാൻ പറ്റത്തില്ല. അവന് സ്വയം പറയാൻ പറ്റില്ല എന്നെ പ്രിയാപ്രിയങ്ങൾ സ്പർശിക്കാത്തവനാണോ, സുഖദുഃഖങ്ങളൊന്നും എന്നെ സ്പർശിക്കാത്തവനാണെന്ന് പറയാൻ പറ്റില്ല. അവൻ സുഖദുഃഖങ്ങൾക്ക് സദാ വിധേയനായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വിധേയനായിക്കൊണ്ടിരിക്കുന്ന ഒരാൾ വെറുതെ പറയുകയാണ് ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല, സ്പർശിക്കുന്നില്ല, ഞാൻ പരമാത്മാവാണെന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? താൻ സ്വയം ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുക, ഇതിനോടെല്ലാം താതാത്മ്യപ്പെട്ട് അഹം എന്നും മമ എന്നും താതാത്മ്യപ്പെട്ടതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുക, ഇതിനെല്ലാം വേറൊരു സ്ഥലത്ത് എങ്ങനെ വയ്ക്കും? ഇതെല്ലാം പരമാത്മാവാണ് എന്ന് എങ്ങനെ പറയാൻ കഴിയും? അത് കഴിയത്തില്ല. അതാണ് എന്നുവെച്ചാൽ ശരീരസ്യ സദാ പ്രിയാപ്രിയ സംസ്പർശോ വാരയിലും ശക്യ. തന്നിൽ നിന്ന് പ്രിയാപ്രിയ ബന്ധത്തെ ഒഴിവാക്കാൻ കഴിയത്തില്ല. ഇതെല്ലാം തന്നെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ജീവൻ എടുത്തു പറയുകയാണ്. തസ്മാ സംസാരീവ ആനന്ദമയ ആത്മാത്യവം പ്രാപ്തി ഹിതമിച്ച്. അതുകൊണ്ട് സംസാരി തന്നെയാണ് ആനന്ദമയനായ ആത്മാവ് എന്ന് പറയുന്നു. ഹിതമിച്ചതേ ആനന്ദമയോ അഭ്യാസ. അപ്പൊ സംസാരിയാണ് ആനന്ദമയൻ എന്ന് പറയുന്നതിനെ നിഷേധിച്ചിട്ട് ആനന്ദമയൻ പരമാത്മാവാണ് എന്ന് പറയുമ്പോൾ സംസാരിയാണ് ആനന്ദമയൻ എന്ന് പറയുന്ന പൂർണ്ണമായും നിഷേധിച്ചു നടക്കുന്നുണ്ട്, അതിനെ അംഗീകരിക്കുന്നുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞത്. ആനന്ദമയൻ എന്ന് പറയുന്നതിന് ജീവൻ എന്നുള്ള ഒരർത്ഥത്തിൽ എടുക്കാം, ആനന്ദോപാധികനാ. കാരണം അത് നമ്മുടെ അനുഭവമല്ലേ. ഓരോരുത്തരും അനുകൂല വിഷയങ്ങളിൽ നിന്നും സുഖത്തെ ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ട് അഹം എന്നുള്ള അഭിമാനത്തോടുകൂടി പ്രിയാപ്രിയങ്ങൾക്ക് വിധേയനായിരിക്കുമ്പോൾ ഈ ആനന്ദമയനായിരിക്കുന്ന താൻ ജീവൻ അതാണ് സ്വാനുഭവമാണ്. അതിനും നിഷേധിക്കുന്നില്ല, പക്ഷെ പരമാർത്ഥത്തിൽ എത്താൻ വേണ്ടി അതിനെ നിഷേധിക്കുന്നു. ആണ് മുമ്പ് ഇതിനാമുഖമായി പറഞ്ഞു ആനന്ദമയനെ ജീവൻ എന്നും എടുക്കാം, പക്ഷെ അങ്ങനെ സ്വീകരിക്കുന്നത് നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്, അംഗീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പറയും എന്താണ്, ആനന്ദമയൻ ജീവനാണ് ആർക്ക്? മൂഢന്മാർക്ക്. തത്വത്തെ ഗ്രഹിക്കാത്തവന്, തത്വത്തെ ഗ്രഹിച്ചവനോ ആനന്ദമയൻ ആ തത്വം തന്നെ. അപ്പോൾ പഞ്ചകോശങ്ങളുടെ വിവേചനം വിചാരം എന്ന് പറയുന്നത് ഇവിടെ ഉപനിഷത്തിൽ വരുന്നത് ഒരു പ്രത്യേക തരത്തിലാണ് എന്നവിടെ നമ്മൾ ചർച്ച ചെയ്തതാണ്. സാറിന് പറയുന്ന പഞ്ചകോശ വിവേകം പോലെ അല്ല ഇത്. അതെല്ലാം കൊള്ളാം, അത്തരം പഞ്ചകോശ വിവേകങ്ങളെല്ലാം. അതെല്ലാം ഒരുതരം ഉപാസനാ മാർഗങ്ങളെ പോലെയൊക്കെ സ്വീകരിക്കും. ശരിക്കുള്ള പഞ്ചകോശ വിവേകം ഇവിടെയാ വരുന്നു. ഇങ്ങനെ എന്താണ് അതാ? ഒന്ന്, അത് ജീവൻ തന്നെ, പിന്നെ അതിനെ നിഷേധിക്കുന്നു, അത് പരമാത്മാവ് തന്നെ എന്ന് പറയുന്നു. അങ്ങനെ തസ്മാത് ആനന്ദമയ, തസ്മാത് സംസാരി ഏവ ആനന്ദമയ ആത്മീയത്വം പ്രാപ്തി ഇതം ഉച്ചതേ ആനന്ദമയോ അഭ്യാസ. അല്ല, അവിടെ നിൽക്കാൻ പാടില്ല. സംസാരിയാണ് ആനന്ദമയൻ എന്ന് പറഞ്ഞവിടെ അവസാനിപ്പിക്കരുത്. പിന്നെയോ എന്തുകൊണ്ട്? അഭ്യാസ പര ഏവ ആത്മാനന്ദമയോ ഭവിതും അർഹതി. ഇത് ഇനി മറ്റൊരു സിദ്ധാന്തത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. ജീവനല്ല ആനന്ദമയൻ, മറിച്ച് പരനാണ്. പരൻ എന്ന് വെച്ചാൽ ഈശ്വരനാണ്. പര ഏവ ആനന്ദമയോ ഭവിതും അർഹതി. അർഹത ഈ പരൻ തന്നെയാണ് ആനന്ദമയൻ. എന്തുകൊണ്ട് അഭ്യാസ? കുത അഭ്യാസ. അഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏ പരസ്മിൻ നേവഹിയ ആത്മനി ആനന്ദമയ ശബ്ദോ ബഹു കൃത്വ അഭ്യസ്യത. ആനന്ദമയൻ എന്ന് പറയുന്നത് പരമാത്മാവിൽ പലതവണ ആവർത്തിക്കുന്നുണ്ട്. ബഹു കൃത്വ അഭ്യസ്യത, പല പല തരത്തിൽ അത് ആവർത്തിക്കുന്നുണ്ട്. ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നുണ്ട് ആനന്ദമയൻ, അത് പരമാത്മാവാണ്. എങ്ങനെ ആവർത്തിക്കുന്നു? ആനന്ദമയം പ്രസ്തുത്യ രസോ വൈ സഹ ഇത് തസ്യവ രസത്വം ഉക്ത ഉച്ചത്തെ. ആനന്ദമയനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പിന്നീട് പറയുന്നു രസോ വൈ സഹ, രസമാണ് രസം എന്ന് നമ്മൾ പറയുന്നത് ആനന്ദത്തെയാണല്ലോ പറഞ്ഞത് രസമായി. ബഹുരസം വളരെ ആനന്ദം. അപ്പൊ എന്താണത്? രസോ വൈ സഹ എന്ന് പറയുന്ന ആനന്ദത്തെ കാണിക്കും. അവൻ ആനന്ദ സ്വരൂപനാണ്. ഇത് തസൈവ രസത്വം ഉക്ത്വ തുടർന്ന് പറയുന്നു രസം ഹേവായ ലബ്ധ ആനന്ദി ഭവതി. അയം ആനന്ദി ഭവതി, അയം ഈ ജീവൻ ആനന്ദി ഭവതി, ആനന്ദമില്ലാതിരുന്നിട്ട് ആനന്ദമുള്ളവനായിത്തീരുന്നു. ലോകത്ത് നോക്കി അങ്ങനെ കാണുന്നത്, ആനന്ദമില്ലാതിരുത്തിട്ട് ഒരുവൻ ആനന്ദത്തിലേക്ക് വരുന്നു. ഒന്നുകിൽ ദുഃഖിയായിരുന്നിട്ട് ആനന്ദത്തിൽ വരുന്നു, അല്ലെങ്കിൽ ശൂന്യതയിൽ നിന്ന് ആനന്ദത്തിൽ, ശൂന്യത എന്ന് പറഞ്ഞാൽ സുഖവും ദുഃഖവും ഒന്നും ഇല്ലാത്ത ഒരവസ്ഥ, അതിൽ നിന്ന് ആനന്ദത്തിലേക്ക് വരുന്നു. പരസത്തെ ആനന്ദത്തെ ഒരുവൻ അനുഭവിക്കുന്നത് അതിന്റെ ഇല്ലായ്മയിൽ നിന്നാണ് കടന്നു വന്ന് അനുഭവിക്കുന്നത്. അതാണ് അയം ലോകഹ രസം ലബ്ധ, ഈ ആനന്ദത്തെ പ്രാപിച്ചിട്ട് എന്ന് വെച്ചാൽ ഇല്ലാതിരുന്ന ആനന്ദത്തെ പ്രാപിച്ചിട്ട് ആനന്ദി ഭൗതി അവൻ സ്വയം പറയുന്നു പരമമായ സുഖം. എന്തൊരു സന്തോഷം, ആനന്ദം. ഇങ്ങനെ ആനന്ദത്തെ ഇവൻ അനുഭവിക്കണമെങ്കിൽ ഈ ആനന്ദം ഇവന് വന്നു ചേർന്നതാണ്. ഇവിടുന്ന് വന്നു ചേർന്നു, ആരോ കൊടുത്തതാ? ആരാ കൊടുത്തത്? അത് ഈശ്വരൻ. അപ്പൊ ആ ഈശ്വരൻ എന്തുകൊണ്ട് കൊടുത്തു? കാരണം അവൻ ആനന്ദഖനിയാണ്. അല്ലേ, സ്വർണത്തിന്റെ ഖനിയിൽ നിന്നേ സ്വർണം കിട്ടും. അല്ല, എങ്ങനെയാ സ്വർണം കിട്ടുന്നു? ഉപ്പിന്റെ ഖനിയിൽ നിന്നേ ഉപ്പ് കിട്ടത്തുന്നു. എവിടെയെങ്കിലും സ്വർണം കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ട് എന്താണ്, ഇത് സ്വർണ്ണ ഖനിയിൽ നിന്ന് കിട്ടിയതാണ്. ഉപ്പ് കണ്ടാ മനസ്സിലാക്കണേ ഇത് ഉപ്പളത്തിൽ നിന്ന് കിട്ടിയതാണ്. അങ്ങനെയാണെങ്കിൽ താൻ എന്താണ്? ആനന്ദി ഭൗതി. താൻ ആനന്ദത്തെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണ ഇത് ആനന്ദ ഖനിയിൽ നിന്ന് കിട്ടിയതാണ്. അതാരാണ്? അതാണ് ഈശ്വരൻ. ഈശ്വരന് അങ്ങനെ ആനന്ദത്തെ കൊടുക്കാൻ വച്ചു മാറാൻ കഴിയുമോ? അതാണ് സഗുണൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഗുണമുണ്ട് ഈശ്വരന്, ആനന്ദത്തെ കൊടുക്കുന്നതിനുള്ള. ആർക്കാ ആനന്ദത്തെ കൊടുക്കുന്നത്? ധ്യാനിക്കുന്നവൻ. അതുകൂടെയുണ്ട്. അപ്പൊ നമ്മൾ ആനന്ദത്തെ അനുഭവിക്കുന്നു, എന്തിനും ധ്യാനിച്ചാലും മതി, വിഷയത്തെ ധ്യാനിച്ചാലും മതി, എന്തിനും ധ്യാനിച്ചാലും എന്തോരം അവൻ ആനന്ദത്തെ കിട്ടും. പക്ഷെ കൊടുക്കുന്ന ആരാണ്? ഈശ്വരൻ. അതുകൊണ്ട് ഈശ്വരനെ അംഗീകരിച്ചുകൂടെ? ആനന്ദമയൻ എന്ന് പറയുന്നതുകൊണ്ട് ഈശ്വരൻ എന്നുള്ള അർത്ഥത്തെ സ്വീകരിക്കുക. ഭക്ഷ്യധരൻ എന്നെ അംഗീകരിക്കുന്നു. അദ്വൈതം എന്ന് പറഞ്ഞാൽ ഈശ്വരനെ നിഷേധിക്കുന്ന എന്നൊക്കെയുണ്ടോ പലരും ധരിച്ചിരിക്കുന്നുണ്ട്, അത് അംഗീകരിക്കുന്നുണ്ട്. അതാണ് രസം. അയം അയം ഈ ജീവൻ രസം ലബ്ധ, ഈ ആനന്ദത്തെ നേടിയിട്ട് ആനന്ദി ഭവതി. കോ ഹ്യേവ അന്യാ കഹ പ്രാണ്യാ കോ അന്യാ ചലേ പ്രാണ്യാ. ആർക്ക് ചലിക്കാൻ കഴിയും? എങ്ങനെ ആണെങ്കിൽ ഏദേശ ആകാശ ആനന്ദോ നസ്യ പറയുന്നേഷ ആകാശ ആകാശം എന്ന് പറയുന്ന എന്തിന് കാണിക്കാൻ വേണ്ടി പറയുന്നു? അപൂർണതയെ കാണിക്കാൻ വേണ്ടി. ഇവിടെ എന്തിൻ്റെ പൂർണ്ണത? ആനന്ദത്തിൻ്റെ പൂർണ്ണത. അപ്പോൾ ആനന്ദപൂർണനായ ഈശ്വരൻ അതാണ് ഏദേശ ആകാശ ആനന്ദോ നസ്യ ഇല്ലാതിരുന്നാൽ അന്യാക്കഹ പ്രാണ്യാത് ആർക്ക് ഒന്ന് ചലിക്കാൻ പറ്റും എന്നുവെച്ചാൽ ആരിൽ എന്ത് അനുഭവങ്ങളുണ്ടാകും എന്നാ? ആനന്ദാനുഭവം എന്ന് പറയുന്നതാണ് മനസ്സിൻ്റെ ഒരു ചലനമാണ്. അത് മനസ്സിളകുന്നതാണ്. പറയുന്നു ആനന്ദപൂർണനായ ഒരുവനില്ലെങ്കിൽ എങ്ങനെ തൻ്റെ മനസ്സിൽ ഈ ആനന്ദത്തിൻ്റെ ചലനം എങ്ങനെ സംഭവിക്കും? ഏത് ചലനത്തിനും അത് വേണം. പക്ഷെ ഇവിടെ സന്ദർഭം ആനന്ദമായതുകൊണ്ട് അതിനെക്കുറിച്ച് പറയും. സാറിന് പറയാറില്ലേ, ആനന്ദം അവൻ്റെ ഉള്ളിൽ അലയടിക്കുന്നു എന്നൊക്കെ പറയില്ലേ സാഹിത്യ ഭാഷയിൽ? അപ്പം ആ ചലനം അവന് സംഭവിക്കുന്നത് എവിടെ നിന്നാണ്? ആനന്ദപൂർണമായ ഒന്നിൽ നിന്നാണ്, അതിൻ്റെ പ്രേരണ കൊണ്ടാണ്. അതുകൊണ്ട് ജീവന് ആനന്ദം കിട്ടുന്നത് പരമാത്മാവിൽ നിന്ന് എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. ഇതെല്ലാം തൈത്തിരിയത്തിൽ വരുന്നതാണ്. കോ ഹീവ അന്യാത്തഹ പ്രണ്യാ യദേഷ ആകാശ ആനന്ദോ നസ്യാത് യേഷ ഹീവ ആനന്ദയാതി. അതുകൊണ്ട് പറയുന്നു ഇവൻ തന്നെയാണ് എല്ലാവരെയും ആനന്ദയതി, എല്ലാവരെയും ആനന്ദിപ്പിക്കുന്നത്, ആനന്ദത്തിൻ്റെ ഉറവിടമായിരിക്കുന്നത് ഈശ്വരൻ തന്നെയാണ്. അത് അംഗീകരിക്കുന്നു. നിർഗുണനായ ഈശ്വരനെ അംഗീകരിക്കുന്നിടത്ത് തന്നെ ഇതിനെ അംഗീകരിക്കുന്നു. എന്തിനു വേണ്ടി? ഉപാസനയ്ക്ക് വേണ്ടി. പരമാർത്ഥമായിട്ട് അംഗീകരിക്കുന്നു, ധരിക്കുന്നു. ശേഷ ആനന്ദസ്യ മീമാംസ ഭവതി. അവിടെ തന്നെ പറഞ്ഞു ആനന്ദത്തെക്കുറിച്ചുള്ള വിചാരം യുവാസ്യാസാധു യുവ എന്ന് തുടങ്ങിയിട്ട് അവസാനം പറഞ്ഞു. ആനന്ദത്തിൻ്റെ ആ താരതമ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അവിടെ പറഞ്ഞു ഇതാണ് ആനന്ദ മീമാംസ. ഏതം ആനന്ദം അയം ആത്മാനം ഉപസംക്രാമതി. എന്നിട്ട് അവിടെ പറഞ്ഞു ഈ ആനന്ദത്തെ ഉപാസകൻ പ്രാപിക്കുന്നു. അയം ആത്മാനം, ഈ ആനന്ദമായ തത്വത്തെ ഉപാസകൻ പ്രാപിക്കുന്നു. പക്ഷേ കാലം പറയുന്നത് ഇതൊക്കെ അംഗീകരിക്കാം എന്നുവെച്ചാൽ ഒരു പരിധിവരെ മാത്രം ഈ പറയുന്നത്. വീണ്ടും പറയുന്നുണ്ട് ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ നാം വിഭേദി കുത്തശ്ശന. ആനന്ദത്തെ ആനന്ദമാണ് ബ്രഹ്മം എന്നറിയുന്നവൻ ഒന്നിനെയും ഭയപ്പെടുന്നില്ല. ശരിയാണ്, ആനന്ദസ്വരൂപനായ കാരണം ഒരുവന്റെ ഉള്ളിൽ ആനന്ദത്തിനാണ് സ്ഥാനമെങ്കിൽ പിന്നെ ഭയത്തിന് എവിടെയാണ് സ്ഥാനം? ഭയം വരുമ്പോൾ അവിടെ ആനന്ദമില്ല, ഭയമേ ഉള്ളൂ, തുറന്ന് ദുഃഖമേ ഉള്ളൂ. പക്ഷെ ആനന്ദത്തെ അറിയുന്നവന് ഭയമില്ല. അവിടെ പറയുന്നു എന്താ ആനന്ദത്തെ അറിയാമെന്ന് പറഞ്ഞ ആനന്ദ സ്വരൂപനായിരിക്കുന്ന ഈശ്വരനെ ധ്യാനിക്കുന്നവന്, ആ ഈശ്വരനിൽ നിന്ന് ആനന്ദത്തെ പ്രാപിക്കുന്നവന് പിന്നെന്താ ഭയക്കാൻ? പിന്നെ ഭയദുഃഖാദികൾക്കൊന്നും അവിടെ അവസരമില്ല. ഇതും അംഗീകരിക്കാം. വിഭേദി പുത്തശ്ശന ഇനി ആനന്ദോ ബ്രഹ്മേദി വജാനാത്. ഇതെവിടുന്നാ വരുന്നത്? എന്റെ ഉറവിടം എന്താണ്? അത് സ്വയം ആനന്ദ സ്വരൂപം തന്നെ. ഇതിച്ച ശ്രുത്യന്തരേച്ച. ഇനി ഇതെല്ലാം പറഞ്ഞ് തൈത്തിരിയമാണ്. ഇനി ബൃഹദാരണ്യത്തിൽ പോയാൽ വിജ്ഞാനം ആനന്ദം ബ്രഹ്മം. അവിടെയും പറയുന്നു ഈശ്വരൻ ആനന്ദ സ്വരൂപനാണ്. ഇതി ബ്രഹ്മണ്യേവ ആനന്ദ ശബ്ദോ ദുഷ്ട. അതുകൊണ്ട് സർവത്ര ആനന്ദ ശബ്ദം ബ്രഹ്മത്തിലാണ്. അതുകൊണ്ട് ഈശ്വരൻ ആനന്ദ സ്വരൂപനാണ്. അതുകൊണ്ട് ആനന്ദസ്വരൂപനായ ഈശ്വരനെ ധ്യാനിക്കണം. അങ്ങനെ ധ്യാനിച്ച് ജീവൻ ആനന്ദത്തെ പ്രാപിക്കണം. ഇവിടെ ആനന്ദമയോ അഭ്യാസ ആവർത്തിച്ചാവർത്തിച്ച് ആനന്ദ ശബ്ദം പറഞ്ഞിരിക്കുന്നുണ്ട്. ആനന്ദ ശബ്ദവും ആനന്ദമയ ശബ്ദവും പറഞ്ഞിരിക്കുന്നുണ്ട്. ഇവിടെ ആനന്ദമയനായിരിക്കുന്ന ഈശ്വരനായിട്ട് തന്നെ എടുക്കുക. എന്തിന്? ഉപാസനയ്ക്ക് വേണ്ടി. അപ്പോൾ ഉപാസകനായിരിക്കുന്ന ജീവൻ ആ ഈശ്വരനെ ഉപാസിക്കുക, ആനന്ദത്തെ പ്രാപിക്കുക. ഉപാസിക്കുക എന്ന് വെച്ചാൽ ധ്യാനിക്കുക. നമ്മളതിനാണല്ലോ ശ്രമിക്കുന്നത്, ആനന്ദത്തിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറയും. ഇതൊരു ഭാഗം, ഇതൊരു വ്യാഖ്യാനം ഭാഷകാരൻ തന്നെ അംഗീകരിക്കുന്നു. ശരി, ഇങ്ങനെയും ആകാം. പക്ഷെ ഒടുവിൽ തന്നെ നിഷേധിക്കും. ആനന്ദമയം എന്നുള്ള ശബ്ദം കേട്ടുകൊണ്ട് ആനന്ദത്തിന് പിറകെ പോകരുതെന്ന് അവസാനം പറയും. പിന്നെ എവിടെ എത്തണം? ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ, ബ്രഹ്മതത്വത്തിൽ എത്തിച്ചേരണം. ബ്രഹ്മതത്വത്തെ ബോധിക്കുന്നു. പക്ഷെ അതുവരെ ഇതൊക്കെ ശരിയാണ്. ആനന്ദത്തെ ധ്യാനിക്കണം, ആനന്ദത്തെ പ്രാപിക്കണം. ഭാഷകാരൻ ഇവിടെ ഇതിനെ സ്വീകരിച്ചിരുന്നത് പൂർവികന്മാരായ വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം, അവരുടെ ആശയം എന്നുള്ള നിലയ്ക്ക് അതിനെ സ്വീകരിക്കുന്നു. അദ്വൈതത്തിൽ എന്താണ് പരമാർത്ഥമായി? പരമാർത്ഥത്തെ മാത്രം സ്വീകരിക്കുന്നു, സത്യത്തെ മാത്രം സ്വീകരിക്കുന്നു. പരമാർത്ഥമല്ലാതെ എല്ലാത്തിനെയും സ്വീകരിക്കുന്നു. സ്വീകരിക്കാൻ പാടില്ലാത്തതായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഇത് എന്താണ് ഇവിടെ ആനന്ദ ശബ്ദം കൊണ്ട് ഈശ്വരനെ ആണ് സ്വീകരിക്കേണ്ടത് എന്ന് പറയുന്നത്. ഇവിടെ അംഗീകരിക്കുന്നു, അതിനെ അംഗീകരിച്ചുകൊണ്ട് പിന്നെ മുമ്പോട്ട് പോകുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.